സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം അധ്യായം 1 12 അധികരണം 7 25 സ്മരിയമാണം അനുമാനം സ്യാദ്ധി. വൈശ്വാനര അധികരണമാണ്. ഛന്ദോഗ്യത്തിൽ വൈശ്വാനര ഉപാസനയെ കുറിച്ച് പറയുന്നു. അവിടെ വന്ന വൈശ്വാനര ശബ്ദം എന്താണ്? അത് പരമാത്മാവാണ്. അക്കാര്യത്തിന് വേണ്ടിയാണ് അടുത്ത സൂത്രം. സ്മരിയമാണം അനുമാനം സ്യാദ് ഇതി ഇതശ്ശ പരമേശ്വരയോ വൈശ്വാനര എന്ന് പറയുന്നു. ഇവിടെ ചാന്ദോഗ്യത്തിൽ പറയുന്ന ആ വൈശ്വാനരൻ പരമാത്മാവ് തന്നെയാണ്. യസ്മാത് പരമേശ്വര ശിവ അഗ്നിരാസ്യം ദൈവമൂർദ്ധ ദീദൃശം ത്രൈലോക്യാത്മകം രൂപം സ്മരീതി. മൂർദ്ധാവ് ദ്വിലോകമാണ്, അഗ്നിമുഖമാണ്. ഇതെല്ലാം പറയാൻ ഈശ്വരനെ സംബന്ധിച്ചേ സാധ്യമാകൂ. ഈശ്വരനെ ഇതെല്ലാം ഉള്ളൂ. പരമേശ്വരസ്യ ഏവ അഗ്നിരാസ്യം, മുഖം അഗ്നിയാണ്. ദ്യോ മൂർധ, മൂർധാവ് ദ്വിലോകമാണ്. ഈ ദൃശ്യം ത്രൈലോക്യാത്മക രൂപം, ത്രൈലോക്യം രൂപത്തിലുള്ള ആ രൂപം ഈശ്വരൻ തന്നെ ത്രൈലോക്യ രൂപത്തിലാണ് എന്ന് പറയാൻ കഴിയത്തുള്ളൂ. ഇത് സ്മൃതിയിലും പറയുന്നുണ്ട്. രൂപസ്മര്യത്തെ എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തെ ചില സ്മൃതികളിലും പറയുന്നുണ്ട്. എങ്ങനെ? യസ്യ അഗ്നിരാസ്യം ദ്യോ മൂർധ ഖം നാഭി ചരണോക്ഷിതി സൂര്യചക്ഷുർദിശ്രോത്രം തസ്മൈ ലോകാത്മനെ നമഃ. ഇത് ഏതോ സ്മൃതിയിൽ പറയുന്നതാണ്. യസ്യ അഗ്നിരാസ്യം, ആ ഈശ്വരന്റെ മുഖം ആസ്യമാണ്, മുഖം അഗ്നിയാണ്. അഗ്നിരാസ്യം വായ് അത് അഗ്നിയാണ്. ദ്യോ മൂർധ, മൂർധാവ് ദശിക്കുന്ന ശിരസ് ദ്വിലോകമാണ്. ഖം നാഭി ആകാശമാണ്, നാഭിപ്രദേശം. ചരണോക്ഷിതി ഈശ്വരന്റെ കാലുകളാണ് ഈ ക്ഷിതി. സൂര്യ ചക്ഷുഹു ഈശ്വരന്റെ കണ്ണുകൾ സൂര്യനാണ്. ദിശശ്രോത്രം ചെവി ദിക്കുകളാണ്. തസ്മൈ ലോകാത്മനേ നമഃ. അങ്ങനെ ലോകസ്വരൂപനായിരിക്കുന്നവന് നമസ്കാരം. വിരാട് പുരുഷനെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായും പറയുന്നു, ഈശ്വരൻ എന്താണ്? ലോകസ്വരൂപനാണ്. ഈ കാണുന്നതെല്ലാം ഈശ്വരന്റെ അംഗങ്ങളാണ്, അവയവങ്ങളാണ് എന്നിവിടെയും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന വിശേഷണങ്ങളെല്ലാം ഈശ്വരനെ യോജിക്കും, വേറെ ആർക്കും യോജിക്കത്തില്ല. നമ്മുടെ അവസാനം പറഞ്ഞിരിക്കുന്നു, തസ്മീ ലോകാത്മനെ ലോകസ്വരൂപനായവനെ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് സ്മരിമാണ രൂപം മൂലഭൂതാം ശ്രുതി അനുമാപയത് അസ്യ വൈശ്വാനര ശബ്ദസ്യ പരമേശ്വര പരത്തി അനുമാനം ലിംഗം ഗമകം സ്യാദ്യർത്ഥ പറയുന്നു. ഇങ്ങനെ ഉള്ള ഈ ശ്രുതി, ഇങ്ങനെ ഒരു ശ്രുതി പറയണമെങ്കിൽ ഇതിന് പ്രമാണമായി ഒരു ശ്രുതി ഉണ്ടായിരിക്കണം. കാരണം ആ ശ്രുതിയുടെ വ്യാഖ്യാന രൂപമാണ് സ്മൃതികളല്ല, ശ്രുതിയെ വ്യാഖ്യാനിക്കുകയാണ്. ശ്രുതിയിൽ ഇങ്ങനെ ഒരു ആശയം ഉള്ളതുകൊണ്ടാണ് സ്മൃതിയിൽ ഇങ്ങനെ പറഞ്ഞത്. അതൊരു സാമാന്യ നിയമമാണ്. ഏത് സ്മരിമാണം രൂപം, ഇങ്ങനെ ഇവിടെ സ്മരിക്കപ്പെടുന്ന രൂപം, ത്രൈലോക്യാത്മക രൂപം ഈശ്വരന്റെ, മൂലഭൂതാം ശ്രുതി അനുമാപയ, ഇതിനു മൂലമായ ഒരു ശ്രുതിയെ അനുമാനിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞാൽ, ഈ സ്മൃതിയിലൂടെ നമുക്കൊരു ശ്രുതിയെ അനുമാനിക്കാം. ശ്രുതിയിലുള്ളത് നമ്മൾ കണ്ടാണല്ലോ. അസ്യ വൈശ്വാനര ശബ്ദസ്യ, അതുകൊണ്ട് എന്ന് പറയുന്നു, ഈ വൈശ്വാനര ശബ്ദം പരമേശ്വര പരത്തെ പരമേശ്വരനാണെന്നുള്ളതിന് അനുമാനം ലിംഗം ഗമകം സ്യാദ്, അങ്ങനെ അതിന് ഇതൊരടയാളമാണ്. ശ്രുതിവാക്യം ഇതിലൂടെ ശ്രുതിയെ അനുമാനിക്കുന്നു. അപ്പൊ ശ്രുതിയിൽ ഒരു പരമാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, അതാണ് വൈശ്വാനരൻ എന്നെല്ലാം മനസ്സിലാക്കാം. എന്നാൽ സ്മര്യമാണം അനുമാനം സ്യാദ്, ശ്രുതി അനുമാനമാണ്. ശ്രുതിയിലൂടെ, അങ്ങനെ സ്മൃതിയിലൂടെ ശ്രുതിയിൽ ഒരു വൈശ്വാനരെ കുറിച്ച് പറയുന്നു, അത് പരമാത്മാവാണെന്ന് അനുമാനിക്കാൻ കഴിയുന്നു. ഇതി ശബ്ദഹേത്വർത്ഥ സൂത്രത്തിൽ സ്മരിയമാണം അനുമാനം സ്യാദ് ഇതി ഐതി ഹേത്വർത്ഥത്തിലാണെന്ന് പറഞ്ഞാൽ എന്താണ്? യസ്മാതി ഗമകം തസ്മാദവി വൈശ്വാനര പരമാത്മേവ. അതുകൊണ്ട് ഇത് അനുമാപകമാണ്. ഈ സ്മൃതി ബോധിപ്പിക്കുന്നു, ശ്രുതിയിൽ ഒരു പരമാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രുതിയിൽ എവിടെയാ? അതാണ് വൈശ്വാനരൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ബോധിപ്പിക്കുന്നതാണ്, അതാണ് ഗമകം എന്ന് പറഞ്ഞു. തസ്മാദ് വി, അതുകൊണ്ട് എന്താണ്? വൈശ്വാനരൻ പരമാത്മാ ഏവ. ശ്രുതിയിൽ വൈശ്വാനര ശബ്ദമുണ്ട്, സ്മൃതിയിൽ പരമാത്മാ ശബ്ദമുണ്ട്. അതുകൊണ്ട് കാണിച്ചത് തസ്മീ ലോകാത്മനെ നമഃ, ഇവിടെ പരമാത്മ ശബ്ദമുണ്ട്. അപ്പോൾ ഈ സ്മൃതിയിൽ നിന്ന് ഒരു ശ്രുതി അനുമാനിക്കുന്നു. അപ്പോൾ വൈശ്വാനര ശബ്ദമുള്ള ശ്രുതിയെ അനുമാനിക്കുന്നു. ആ വൈശ്വാനരനൊപ്പം എന്തായി? ഈ സ്മൃതി പറഞ്ഞിരിക്കുന്ന പരമാത്മാവാണ് എന്നാണ്. യദ്യപി സ്തുതിരിയം തസ്മീ ലോകാത്മനെ നമഃ ഇതി സ്തുതിത്വമപി നാസതി മൂലഭൂതേ വേദവാക്യേ സമ്യക് ഈദൃശേന രൂപേണ സംഭവം പറയുന്നു. ആ ശരിയാണ്, സ്മൃതിയെ കണ്ടുകൊണ്ട് ശ്രുതി അനുമാനിക്കാം, ശ്രുതി പ്രമാണമാണ്, അതുകൊണ്ട് സ്മൃതിയും പ്രമാണമാണ്. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സ്മൃതി എന്ന് പറയുന്ന ഒരു സ്തുതിയാണ്. ഈ സ്തുതിയെ ഒരിക്കലും മുഖ്യമായ അർത്ഥത്തിൽ എടുക്കാൻ പറ്റില്ല. അത് സ്തുതി ഒരിടത്തും പ്രാമാണികമായി എടുക്കത്തില്ല, സ്തുതിക്കുന്നിടത്ത്. കാരണം രാജാവ് ഒരുപാട് വീരശൂര പരാക്രമിയാണ്, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അടുത്ത് നിൽക്കുന്ന ആൾക്കാർ രാജാവിനെ സ്തുതിക്കും, അങ്ങ് ഇന്ദ്രനാണ് ചന്ദ്രനാണ്, അത് ആരോപിക്കുകയാണ് രാജാവ്. ഇന്ദ്രന്റെ മഹത്വവും ചന്ദ്രന്റെ മഹത്വവും ഒക്കെ ആരാധിക്കുകയാണ്. വാസ്തവത്തിൽ അതുകൊണ്ട് രാജാവ് ഇന്ദ്രനോ ചന്ദ്രനോ ആകത്തില്ല. അപ്പോൾ എവിടെയൊക്കെ സ്തുതി വരുന്നു അതിനെല്ലാം പറയുന്നത് എന്താണ്? അത് അർത്ഥവാദമാണ്. സ്തുതി ഒരിക്കലും ഒരിടത്തും പ്രാമാണികമായിട്ടെടുക്കില്ല. നമുക്കൊരാളെ സ്തുതിച്ചിട്ട് എന്ത് വേണമെങ്കിലും പറയാം, അത് അയാളെ പുകഴ്ത്തി പറയുന്നതായിരിക്കും. അങ്ങനെ പറയുമ്പോൾ അത് സത്യമായി കൊള്ളണമെന്നില്ല. ഒരാളെ പുകഴ്ത്തി അയാളുടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനും നമ്മൾ പുകഴ്ത്തി പറയും. അപ്പോൾ ബലമില്ലാത്തവനെ ബലവാനാണെന്ന് പുകഴ്ത്താം, വിദ്യയില്ലാത്തവനെ വിദ്വാനാണെന്ന് പുകഴ്ത്താം, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ സ്തുതിക്കുന്നതിന് ഒരിടത്തും, അത് ശാസ്ത്ര ചർച്ചയിൽ ഒരിടത്ത് സ്തുതിയെ പ്രമാണമായി സ്വീകരിച്ചിട്ടില്ല. നിന്ദാസ്തുതി, വ്യാജസ്തുതി പലതരത്തിലല്ലേ. അതുകൊണ്ട് ഇവിടെ ഈ സ്മൃതിയിൽ തസ്മൈ ലോകാത്മനേ നമഃ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതൊരു സ്തുതിയാണ്, ഇതിനെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇത് അർത്ഥവാദമാണ്, മുഖ്യാർത്ഥത്തിൽ എടുക്കേണ്ട. ചിലപ്പോൾ അതിനെന്തെങ്കിലും കാണും. ഇനി വാസ്തവമാണെങ്കിൽ അവിടെ സ്തുതിയുടെ ആവശ്യമില്ല. ഇന്ദ്രന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അങ്ങ് ഇന്ദ്രനാണെന്ന് സ്തുതിച്ചിട്ട് കാര്യമുണ്ട്? ഇന്ദ്രനാണ് അവിടെ പോയിട്ട് ഇന്ദ്രനാണെന്ന് സ്തുതിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രനെന്ന് സ്തുതിച്ചിട്ട് എന്താ പ്രയോജനം? ഇന്ദ്രന് സന്തോഷം വരും. അപ്പൊ ഇന്ദ്രന്റെ മുമ്പിൽ നിന്ന് സ്തുതിക്കുകയാണെങ്കിൽ പറയണം അങ്ങ് ബ്രഹ്മാവാണെന്ന് പറയണം, അല്ലെങ്കിൽ അങ്ങ് വിഷ്ണുവാണ്, അങ്ങ് ശിവനാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ദ്രന് സന്തോഷം വരും. അപ്പൊ സ്തുതി എന്ന് പറയുന്നത് സർവത്ര അസത് ആരോപണമാണ്, അസത് കൽപ്പനയാണ്. എല്ലായിടത്തും അതിന് സത്യമായിട്ട് ബന്ധമൊന്നുമില്ല. അതാണെങ്കിലും ഇവിടെ പറയുന്നു, യദ്യപി സ്തുതിരിയും തസ്മൈ ലോകാത്മനേ എന്ന മൈതി. പക്ഷേ സ്തുതിക്കുന്നിടത്തും ചിലപ്പോൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ കാണും. എങ്ങനെ? സ്തുതിത്വമോപി നാസതി മൂലഭൂതേ വേദവാക്യേ സമ്യക് ഈദൃശേന രൂപേണ സംഭവത്തി. ഇവിടെ പറയുന്നു, ഇപ്പോ സാധാരണ സ്തുതി എന്ന് പറയുന്നത് ഭാവനയാണ്, മനുഷ്യന്റെ ഭാവനയാണ് സ്തുതി എവിടെ ആയാലും ശരി. അപ്പോ സ്തുതി പറഞ്ഞാൽ സന്തോഷിക്കാത്ത ആരും ആരെയും? ഓ, എനിക്ക് നിന്ദാസ്തുതികളൊന്നും ഞാൻ കണക്കാക്കാറില്ല, ഞാൻ അതിനൊക്കെ അതീതനാണ് എന്ന് സ്വയം കരുതുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ടും നമ്മൾ സ്തുതിച്ചു കഴിഞ്ഞാൽ, അതായത് അവർക്ക് ഇഷ്ടമുള്ള കാര്യം പറയണം, എന്നുവെച്ചാൽ അവരുടെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കി അതിനെ സ്തുതിക്കണം, സന്തോഷിക്കും. ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ സ്തുതി ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള സ്തുതികളുണ്ട് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു. ചില കാര്യങ്ങൾക്ക് അവർക്കൊരു ദൗർബല്യം കാണും. ഇപ്പൊ ഒരാൾക്ക് പാടാനുള്ള കഴിവുണ്ട്, പക്ഷെ അത്ര പോരാ, കൂട്ടത്തിലൊക്കെ ഒന്ന് പാടും എന്നുള്ള അല്ലാതെ നല്ലൊരു പാട്ടൊന്നുമില്ല. പക്ഷെ അയാൾക്കത് ഒരു വലിയ ആഗ്രഹമാണ് പാടാൻ. പാടെടുത്ത് നിന്ന് സ്വകാര്യമായി പറയണം, അങ്ങയുടെ പാട്ട് അതിഗംഭീരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വീണു പോകും. പക്ഷെ മറ്റെന്തെങ്കിലും പറഞ്ഞാൽ ചില പാടിനത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. പക്ഷെ അത് പാട്ടെന്ന് പറയുന്ന ആളുടെ ഒരു ദൗർബല്യമാണ്. അവിടെ പിടിക്കണം, എന്ത് കാര്യം സാധിക്കും? സ്തുതി കേൾക്കുമ്പോൾ ഞാൻ ഈ സ്തുതിയൊന്നും ശ്രദ്ധിക്കുന്ന ആളല്ല, ഞാൻ ഇതൊക്കെ അതീതനാണെന്ന് അയാൾ ഭാവിച്ചിരുന്നാൽ ശരി, ഉള്ളിൽ സന്തോഷിക്കും. ഇതുവരെ ഇങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ, ഒരാളെങ്കിലും എന്റെ പാട്ടിനെ അംഗീകരിച്ചല്ലോ എന്നുള്ളിൽ സന്തോഷം വരും. എന്തുകൊണ്ട്? അത് സ്തുതിയുടെ ഒരു പ്രത്യേകതയാണ്. അസദാരോപണമാണ് അത് ഇവിടെ പറയുന്നതാണ്. പക്ഷേ അങ്ങനെ വരുന്നിടത്തും പാട്ടിന്റെ എ ബി സി ഡി അറിയാത്ത ഒരാൾ, അതെന്താണെന്നൊന്നും അറിയില്ല, അയാളുടെ അടുത്ത് നിന്നിട്ട് അങ്ങനെ വലിയ പാട്ടുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിരിച്ചടിയായിരിക്കും പറയും, ഇവനെന്തോ എന്നെ പാരവയ്ക്കാൻ വന്നാണ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ എനിക്ക് പാട്ടിനെ കുറിച്ച് ഏതൊന്നും അറിയത്തില്ല എന്നിട്ട് പറയണം അങ്ങനെ വലിയ പാട്ടുകാരനാണെന്ന് പറയുന്നു. പറയുന്ന സ്തുതി വരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്നും അവിടെ വേണം സ്തുതിക്ക് ആശ്രയമായിട്ട്. അപ്പൊ ഇവിടെ സ്തുതി, കേവല സ്തുതി എന്ന് പറഞ്ഞാൽ വരുന്ന എന്താണ്, ഇതെല്ലാം കേവലം മനുഷ്യഭാവന മാത്രമാണ് എന്ന് വരും. കേവലം മനുഷ്യന്റെ ഭാവന, കാരണം ഭാവനയ്ക്ക് കാതിരില്ല, ഒരാൾക്ക് എന്ത് വേണോ ഇവിടെ എങ്ങനെ വേണോ ഭാവന ചെയ്യും. അപ്പോ ഒരു കേവലം മനുഷ്യ ഭാവന മാത്രമാണ് എന്ന് വരാൻ പാടില്ല ഇത്. കാരണം പറയുന്നു മനുഷ്യഭാവന എന്ന് പറയുന്നിടത്തും അതിന് ആധാരമായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കും, അതിനെ ആശ്രയിച്ചായിരിക്കും ഭാവന വരുന്നത്. കാളിദാസനെ പോലെയുള്ള ആൾക്കാർ കാവ്യങ്ങൾ എഴുതി, കാവ്യങ്ങളിൽ അവരുടെ ഭാവനയാണ് കൂടുതലും, പക്ഷെ അതിന് ആധാരമായി ചിലതുണ്ട്. ഇതിഹാസങ്ങൾ, മഹാഭാരതം പോലെയുള്ള ഇതിഹാസങ്ങൾ. അപ്പോ ചരിത്രം, ഇതിഹാസങ്ങൾക്ക് എന്താ ആധാരം, അങ്ങനെ ഇതിഹാസങ്ങൾ വരുന്നത്, ചില ചരിത്ര അംശങ്ങൾ അതിലുണ്ട്. അങ്ങനെ പോകുമ്പോൾ അത് സത്യത്തിലേക്ക് പോകും. ഭാവന കേവല ശൂന്യതയിൽ നിന്ന് ആർക്കും ഭാവന സാധ്യമല്ല. ആൾക്കാർ കഥകളും മറ്റും എഴുതുന്നു, അതിനും ചില സത്യത്തിന്റെ അംശങ്ങളാണ്. അതിന്റെ തുടക്കം അവിടെ നിന്നായിരിക്കും, ലോകത്തിൽ അയാൾ നേരിട്ട് പ്രത്യക്ഷമായി അനുഭവിച്ച ഏതെങ്കിലും ഒരു സംഭവത്തെ തുടർന്നായിരിക്കും അതൊരു വലിയ ഭാവനാരൂപത്തിലുള്ള കഥയായി മാറുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതിനെ ഈ സ്മൃതി എന്ന് പറയുന്നൊരു ഭാവന ആയിക്കോട്ടെ, മനുഷ്യന്റെ ഭാവനയാണെങ്കിലും ഇതിന്റെ പിന്നിൽ എന്തോ ഒരു വാസ്തവമുണ്ട്. ആ വാസ്തവത്തെ തുടർന്നാണ് ഇത്തരം ഒരു ഭാവന വികസിച്ചു വന്നത്. സർവത്ര അങ്ങനെയാണ്. ഒരു ഭാവനയും സ്തുതിയും അസദാരവും എന്ന് പറഞ്ഞ് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റത്തില്ല. സത്യത്തിന്റെ ചില അംശങ്ങൾ അവിടെ കാണും, അത് കണ്ടെത്തണം. അതിലൂടെ പോയി കഴിഞ്ഞാൽ ആ സത്യത്തെ കണ്ടെത്താൻ പറ്റും. ആണ് കാവ്യം, കാവ്യത്തെ വായിച്ച് ആസ്വദിക്കുന്ന ആൾ ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നറിയണമെങ്കിൽ ശാകുന്തളം വായിച്ചിട്ട് പിന്നെ മഹാഭാരതത്തിൽ പോകണം. മഹാഭാരതത്തിൽ നിന്ന് പിന്നെ പിന്നിലേക്ക് മുമ്പ് ഏതോ ഒരു ചരിത്രത്തിന്റെ അംശം അതിൽ കാണും. അതുപോലെ ഇവിടെ പറയുന്നു സ്തുതിത്വം അപി, പിന്നെ ഇനി ഒരു സ്തുതിയായി സ്വീകരിച്ചാലും എന്ന് ചെയ്ത് കേവലം ഭാവനയാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാലും ന അസതി മൂലഭൂതേ വേദവാക്യ, ഇതിന് ബോധബലകമായി അടിസ്ഥാനമായി ഒരു വേദവാക്യം ഉണ്ടായിരിക്കണം, ആധാരം. അതിനെ തുടർന്നാണ് ഈ ഭാവനകളൊക്കെ വന്നത്. സമയക്ക് ഈദൃശ്യന രൂപേണ സംഭവതി, ഇല്ലാതെ ഇങ്ങനൊരു ഭാവന സാധ്യമല്ല. അതുകൊണ്ട് ഇത് കേവലം മാനുഷിക ഭാവന മാത്രമല്ല, ഇതിൽ ഭാവനയുടെ അംശങ്ങളും, പക്ഷേ ഇതിന് മൂലഭൂതമായ ഒരു ശ്രുതി ഉണ്ടായിരിക്കും. ഈ ശ്രുതിയിൽ ഈ ആശയത്തെ പറയുന്നു. അവിടെ നിന്നാണ് തുടക്കം. അപ്പൊ ശ്രുതിയോ എന്ന് ശ്രുതി എന്ന് പറയുമ്പോൾ എന്താണ്, അത് പിന്നെ അനുഭവത്തിലേക്ക് വരും. അപ്പൊ ഒരാൾക്ക് ശ്രുതിയെ കേട്ടുകഴിഞ്ഞപ്പോ, ശ്രുതി ശ്രവണം ചെയ്തു കഴിഞ്ഞപ്പോ അയാളുടെ മനസ്സിലെ ഭാവനകളെല്ലാം ഉണർന്ന് അയാളും ആ ശ്രുതിയെ പിന്തുടർന്ന് ചില കവിതകളൊക്കെ എഴുതി, അതിന്റെ പിന്നിലേക്ക് എന്നിപ്പോൾ എന്താണ്, അത് ശ്രുതിയാണ്. അപ്പൊ ശ്രുതി അത് എങ്ങനെ ഉണ്ടായി, അത് ഏത് ശ്രുതിയെ പിന്തുടർന്നു, ഇല്ല അത് ചില അനുഭവങ്ങളെ പിന്തുടർന്നു. അവിടെ തത്വജ്ഞാനികളുണ്ടായിരുന്നു, കർമ്മികളുണ്ടായിരുന്നു, ഉപാസകന്മാരുണ്ടായിരുന്നു, അപ്പൊ അവരുടെ ഉപാസകന്മാര് ഉപാസനയുടെ ഫലം, ഉപാസനയുടെ ഫലമായ സർവാത്മഭാവം തുടങ്ങിയ അനുഭവങ്ങൾ അവർക്കുണ്ടായി. അതിനെ തുടർന്നാണ് ഇവിടെ ശ്രുതി രൂപപ്പെട്ടത്. അപ്പോൾ ഭാവനയിൽ അത് കേവലം കൽപ്പന ആണെങ്കിലും അതിനും അനുഭവത്തിൻ്റെ അംശം വരാം. അതുകൊണ്ട് ഇത് വെറും മാനുഷിക കൽപ്പന എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് പിന്നിലേക്ക് ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു അനുഭവത്തിൽ അത് എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. സ്ഥിതിത്വം അപ്പി നിങ്ങൾ സ്തുതി എന്ന് പറയുന്നു. സ്തുതി എന്ന് പറഞ്ഞാൽ കേവല ഭാവന. അങ്ങനെയാണെങ്കിലും നസതി മൂലഭൂതേ വേദവാക്യം, ഇതിന് മൂലമായൊരു വേദവാക്യം ഇല്ലാതെ സമയം ഈദൃശ്യന രൂപേണ ശരിയായ ഈ രൂപത്തിൽ അത് സംഭവിക്കത്തില്ല. ഇത് പല ഭാഗത്തും ഇങ്ങനെ കാണുന്നുണ്ട്. ഇതെല്ലാം വേദത്തെ ആശ്രയിച്ചിട്ടാണ്. മൂർധാനം യസ് വിപ്രാവദന്തി ഖമ്മൈ നാഭിം ചന്ദ്ര സൂര്യൂചനേത്രേ ദിശശ്രോത്രേ വിധി പാദോക്ഷിതിം ച സ്വചിന്ത്യാത്മാ സർവഭൂതപ്രണയിത. ഇതുമെല്ലാം കേവലം ആരോ ഇരുന്നു ഇങ്ങനെ വെറും ഭാവനയിൽ കണ്ടതൊന്നുമല്ല. നമ്മളിപ്പോൾ പറയുന്നു, അല്ലെങ്കിൽ ഭാഷകാരൻ ഇതെല്ലാം എന്താണ്, വെറും നമ്മുടെ ഭാവനയിൽ പറയുന്നില്ല. അങ്ങനെ ഭാവനയും ഒരാൾക്ക് പറയാൻ പറ്റില്ല. ശ്രുതിയിലേക്ക് പോയി അത് അവസാനം ഒരനുഭവത്തിൽ എത്തിച്ചേരും. അതിനെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ചില ഭാവനകൾ അതിൽ കൂടി കണ്ടെന്ന് വരാം. അതിനെ കുറച്ചുകൂടി വിശദീകരിച്ചെന്ന് വരാം, വിപുലപ്പെടുത്തി അതിന് നമ്മുടെ ഭാവന ഉപയോഗിച്ചെന്ന് വരാം. പക്ഷേ അത് പൂർണ്ണമായും ഭാവനയല്ല, അപ്രാമാണികമായ ഭാവനയല്ല, മൂലരഹിതമായൊരു ഭാവനയല്ല. അതിന് വേറെ ഉദാഹരണം, ദ്യാം മൂർധാനം യസ്യ, ഏതൊരു ഈശ്വരൻ്റെയാണോ ദുലോകം മൂർധാവായിരിക്കുന്നു എന്ന് വിപ്രാഹ വതന്തി വിപ്രന്മാർ പറയുന്നു. അതിനെക്കുറിച്ച് ബോധമുള്ള ആൾക്കാർ, ഉപാസകന്മാർ, ജ്ഞാനികൾ അവർ പറയുന്നു ഈശ്വരൻ്റെ മൂർധവാണ് ദ്വിലോകം, ഖംവൈ നാഭിം ദേഹമധ്യം നാഭിദേശമാണ് ഈ ആകാശം എന്ന് പറയുമ്പോൾ എന്താണ്, താൻ നിൽക്കുന്നത് ഭൂമിയിൽ, തനിക്ക് മുകളിൽ ദ്വിലോകം, ഇതിൻ്റെ മധ്യത്തിൽ ആകാശം എന്നുള്ള രീതിയിലാണ്. ചന്ദ്ര സൂര്യു ചന്ദ്രേ, രണ്ട് കണ്ണുകളുണ്ടത് സൂര്യചന്ദ്രന്മാരാണ്. ദിശശ്രോത്രേ, മുമ്പ് വന്നതുപോലെ തന്നെ ദിക്കുകൾ ശ്രോത്രങ്ങളാണ്. വിധിപാദോക്ഷിതിം ജ സർവത്ര, അത് പറയും. വൃഷസൂത്രത്തിലും മറ്റും ഇത് തന്നെയാണ് പറയുന്നത്. പാദം പദ്ഭ്യാം അജായത, അവിടെ ക്ഷിതി പാദത്തിൽ നിന്നുണ്ടായെന്ന് പറയുന്നു. വിധിപാദോക്ഷിതിഞ്ച അസോ അചിന്ത്യാത്മാ, അവിടെ പറയുന്നു സർവഭൂതപ്രണയിത, സർവഭൂതങ്ങളുടെയും പ്രണയതാവായിരിക്കുന്ന സൃഷ്ടാവായിരിക്കുന്ന ആ പരമാത്മാവ് അചിന്ത്യാത്മാ, അചിന്ത്യമായ മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്തതായ ആത്മാ സ്വരൂപത്തോടു കൂടിയവനാണ് എന്ന് വിപ്രാഹ വദന്തി എന്ന് വിപ്രന്മാർ പറയുന്നു. അപ്പൊ ഇതും കേവലം ഈ ലോകത്തിലിരുന്ന ഒരാൾ തന്റെ ഭാവന കൊണ്ട് കണ്ടെത്തിയാണ്. ആ ഭാവനയുടെ അവലംബം എന്താണെന്ന് ചിന്തിക്കുക, അത് ശ്രുതിയിലെത്തും. കാരണം ഈ ഒരു ആശയം ആദ്യമായി വെളിപ്പെട്ടത് ശ്രുതിയിലാണ്. ആര് വെളിപ്പെടുത്തി? യക്ഷി. യക്ഷിക്ക് എങ്ങനെ വെളിപ്പെട്ടി? യക്ഷി ഉപാസകനായിരുന്നു. ഉപാസകനായ യക്ഷി കണ്ടെത്തിയ ഒരു സത്യമാണ്. ഇപ്പൊ പ്രപഞ്ച ശരീരധാരിയാണ് ഈശ്വരൻ. പ്രപഞ്ചമാകുന്ന ശരീരത്തെ നിലനിർത്തുന്നത് ഈശ്വരനാണ്. അപ്പൊ ഋഷി ഉപാസനയിലൂടെ കണ്ടെത്തിയത് ബാഹ്യമായി പ്രപഞ്ചത്തെ മാത്രമല്ല. കാരണം പ്രപഞ്ചത്തെ കാണുന്നതിന് ഉപാസനയുടെ ആവശ്യമില്ല, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ അതെല്ലാം കാണാം. പക്ഷെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ കാരണം, അതിന്റെ വാസ്തവസ്വരൂപം എന്താണെന്ന് ധ്യാനിച്ചപ്പോൾ ഋഷിക്ക് വെളിപ്പെട്ട ഒരു സത്യമാണ്, ഈശ്വരനാണ് ഈ നാമരൂപധാരിയായി നിലനിൽക്കുന്നത് ഈശ്വരനാണ്, നാമരൂപങ്ങളെല്ലാം ഈശ്വരന്റെ ശരീരങ്ങളാണ്, ഇത് പരമാർത്ഥ സത്യമാണ്. അപ്പൊ ഇതിനെ കേവലം ഭാവന എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം ശ്രുതി മൂലകമാണ്, അനുഭവ അധിഷ്ഠിതമാണ് എന്ന് പറയുന്നത്. നിത്യവഞ്ചാതിയായ സ്മൃതി, ഇതുപോലെ ധാരാളം സ്മൃതികളുണ്ട്. ഈ സ്മൃതികളിൽ നിന്നും എല്ലാം അനുമാനിക്കാം. എന്താണോ ഒന്ന് ഇവിടെ പറയുന്നത്, ഈ ശ്രുതി പറയുന്ന വൈശ്വാനര ശബ്ദത്തിന്റെ അർത്ഥം ഈശ്വരനാണ്. അപ്പൊ ശ്രുതി പറയുന്ന വൈശ്വാനര ശബ്ദത്തിന്റെ അർത്ഥം ഈശ്വരനാണ് എന്ന് ബലാൽ സമർത്ഥിക്കുകയല്ല, ഇവിടെ എന്താ ചെയ്യുന്നത്, ഈശ്വരന്റെ സ്വരൂപം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ്. അതെവിടെ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് പ്രമാണമായി ശ്രുതിയും കാണിക്കും. ഈശ്വരന്റെ സ്വരൂപം എങ്ങനെ, അത് പ്രപഞ്ചരൂപത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. സിദ്ധാന്തമാണ് അദ്വൈതത്തിന്റെ. അത് എന്തിനു അങ്ങനെ സ്വീകരിക്കണം, ഈശ്വരൻ പ്രപഞ്ചരൂപത്തിൽ പ്രകടമായിരിക്കുന്നു, അത് ഈശ്വരന്റെ ഉപാസനയ്ക്ക് വേണ്ടി. അപ്പോൾ ഈശ്വര ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തെ ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഉപാസനയുടെ ധ്യാനത്തിൻ്റെ വഴിയെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നത്. അത് കേവലം ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അടുത്ത് വീണ്ടും പൂർവക്ഷ സമാധാനവും പറയുന്നു. അടുത്ത സൂത്രം 26-ാമത്തെ സൂത്രം, വലിയ സൂത്രമാണ്. ശബ്ദാദിഭ്യു അന്തപ്രതിഷ്ഠാനാച്ച നിയതി ചേത്, ഇത്രയും പൂർവക്ഷം എന്നാ സിദ്ധാന്തം. തഥാ ദൃഷ്ടിപദേശ അസംഭവാ, ഏക സിദ്ധാന്തത്തെ വിശദീകരിക്കാൻ പറയാണ്. പുരുഷമപി ച ഏനം അധീയതേ, ഇതും ഇത് തന്നെ വൈശ്വാനര ശബ്ദത്തിന്റെ അർത്ഥം ഈശ്വരനാണ്, ഈശ്വരൻ പ്രപഞ്ച ശരീരനാണ്, ഈശ്വരനെ അങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത്രഹ എന്ന പരമേശ്വരോ വൈശ്വാനരോ ഭവതും അർഹതി. അപ്പോൾ എന്താണ് വൈശ്വാനരന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് പൂർവക്ഷത്തെ കൊണ്ടുവരികയാണ്. അപ്പം മറ്റഭിപ്രായങ്ങളെ കൂടി ചിന്തിച്ച് അതല്ലാന്ന് ബോധ്യപ്പെടുമ്പോൾ എന്താണ് വാസ്തവത്തിൽ ഈശ്വരൻ എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമാകും. പത്ത് പേരെ ഒരിടത്ത് തിരുത്തിയിട്ട് പറയുന്ന ഇതിൽ ഒരാളാണ് രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പത്ത് പേരിൽ നിന്ന് ഒരാളെ കണ്ടെത്താൻ പുതിയൊരാൾക്ക് പ്രയാസമാണ്. അസമയം ഒമ്പത് പേരെയും പറയുകയാണ് ഇത് കൃഷ്ണനാണ് ഇത് കേശവനാണെന്ന് ഓരോരുത്തരെയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവസാന ശേഷിക്കുന്ന ആളെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, സ്പഷ്ടമാവും. അതാണ് പൂർവക്ഷ സിദ്ധാന്തം. നിഷേധിക്കേണ്ടതിനേക്ക് നിഷേധിച്ചാൽ ശേഷിക്കുന്നത്, അതാണ് പൂർവക്ഷം കൂടുതൽ വരുന്നതും സിദ്ധാന്തം കുറച്ച് വരുന്നതുകൊണ്ടാണ്. മറ്റത് ഒമ്പത് പേരെയും നിഷേധിക്കണ്ടേ ഇത് കേശവനാണ് ഇത് കൃഷ്ണനാണ് എന്ന് പറയും. അത് കഴിഞ്ഞാണ് പിന്നെ പത്താമത്തെ രാമൻ വരുന്നു. അപ്പോൾ അവിടെ പിന്നെ അധികം പറയാനുണ്ടല്ലോ, ബോധ്യമായി ഇതൊന്നും അല്ല രാമൻ. അവരവിടെ പൂർവക്ഷം വരികയാണ് കൂടുതൽ. എന്നാ പരമേശ്വരോ വൈശ്വാനരോ ഭവതും അർഹതി, ഇവിടെ വൈശ്വാനരൻ എന്ന് പറയുന്നത് പരമേശ്വരനല്ല, അല്ലെങ്കിൽ ഈശ്വര തത്വം അതല്ല വൈശ്വാനരെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ട് അതിനുള്ള സൂത്രം പറയുന്നത് ശബ്ദാദിഭ്യ അന്തപ്രതിഷ്ഠാനാച്ച, എന്താണ് ശബ്ദാദിഭ്യാന്ന് പറഞ്ഞത്? ശബ്ദ താവത് വൈശ്വാനര ശബ്ദോ എന്ന പരമേശ്വരെ സംഭവതി. ശബ്ദാദിഭ്യാനെ വ്യാഖ്യാനിക്കുകയാണ്. വൈശ്വാനരൻ എന്ന് പറയുന്ന ഈ ശബ്ദം കൊണ്ട് ഒരിക്കലും പരമേശ്വരനെ ബോധിക്കാൻ കഴിയത്തില്ല. അതർത്ഥത്തിലല്ല, വൈശ്വാനന്റെ ശബ്ദം എന്ന പരമേശ്വരി സംഭവത്തി, പരമേശ്വരനെ ബോധിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് അർത്ഥാന്തരേ രൂഢത്വം? അതിന്റെ അർത്ഥം വേറെയാണ്, എല്ലാവർക്കും അറിയാം. വൈശ്വാനന്റെ ശബ്ദത്തിന് ലോകപ്രസിദ്ധമായ വേറെ അർത്ഥമുണ്ട്. ഏതുപോലെ തഥാ അഗ്നിശബ്ദ യേശു അഗ്നി വൈശ്വാനര ഇതി. അഗ്നി വൈശ്വാനരനാണെന്ന് പറഞ്ഞിരിക്കുന്നത് സ്പഷ്ടമായി. ഇപ്പൊ വൈശ്വാനൻ ഇങ്ങനെ പരമാത്മാവാണ്. ശബ്ദ ആദിഭ്യോ, അവിടെ ആദി പറഞ്ഞു. ആദി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദിശബ്ദ ഹൃദയം ഗർഭപത്യ ഇത്യാദി ത്രേധാകല്പന മുമ്പ് വന്നത്. അഗ്നിയെ മൂന്നായി പറഞ്ഞു. ഹൃദയം ഗർഹപത്യു മനു അന്വഹാരിപചന ആസ്യം ആഹവനീയ. ഇപ്പൊ ഗർഹപത്യം അന്വഹാരിപചനൻ ആഹവനീയൻ എന്നിങ്ങനെ അഗ്നിയെ മൂന്നായി വിഭജിച്ചു. അത് ചന്ദുകിത്വത്തിൽ ഇങ്ങനെ മൂന്നായി വിഭജിച്ചിരിക്കുന്നത് കൊണ്ടും അത് അഗ്നിയാണ്, ഈശ്വരനല്ല. ഈശ്വരൻ ഇങ്ങനെ മൂന്നായി വിഭജിക്കാൻ പറ്റും. പിന്നെ അവിടെ തന്നെ ചാന്ദോക്യത്തിൽ തന്നെ വൈശ്വാനരനെ ഉപാസിക്കുന്നവന്റെ പ്രാണ അഗ്നിഹോത്രത്തെ കുറിച്ച് പറഞ്ഞു. പ്രാണായ സ്വാഹ അവിടെ പറഞ്ഞു ചാന്ദോക്യത്തിൽ. വൈശ്വാനര ഉപാസകൻ, വൈശ്വാനര ഉപാസകൻ എന്ന് പറയുമ്പോൾ ഈശ്വരജി പറഞ്ഞിരിക്കുന്ന രീതിയിൽ വൈശ്വാനരനെ ഭാവന ചെയ്യുന്നവൻ, ധ്യാനിക്കുന്നവൻ, അവന്റെ അഗ്നിഹോത്രം എന്ന് പറയുന്നത് എന്താണ്? അവിടെ പറഞ്ഞവൻ പ്രാണാഗ്നിഹോത്രമാണ് ചെയ്യുന്നത്. അവിടെ ഇവിടെ പറയുന്നു തത് യത് ഭക്തം പ്രഥമം അഗച്ഛേ തത് ഹോമീയം. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിലേക്ക് അന്നം വന്നു കഴിഞ്ഞാൽ ഭക്ഷണ സമയത്ത് ആദ്യം വരുന്ന അന്നം, ആ അന്നത്തെ എടുത്ത് അവൻ എന്ത് ചെയ്യുന്നു? അഗ്നിഹോത്രം നടത്തുന്നു. അവിടെ അഗ്നിഹോത്രം നടത്തുന്നതിന് അവന്റെ മുമ്പിൽ ആ അഗ്നിയും ഹവസും ഒന്നും വേണ്ട. അവന്റെ ഉള്ളിലിരിക്കുന്ന പ്രാണൻ തന്നെയാണ് അവിടുത്തെ അഗ്നി. അവൻ അതിൽ നിന്നൊരൽപ്പൻ അന്നത്തെ എടുത്തിട്ട് ഉള്ളിലെ അഗ്നിയിലേക്ക് നിക്ഷേപിക്കുന്നു. എങ്ങനെ? പ്രാണായ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട്. അതിനാണ് പ്രാണ അഗ്നിഹോത്രം എന്ന് പറയുന്നത്. ഇതാണ് സാധാരണ ഭക്ഷണം കഴിക്കുന്ന മുമ്പേ ശകലം ഭക്ഷണം എടുത്തിട്ട് പല്ലിൽ തൊടാതെ ഉള്ളിലേക്ക് പ്രാണായസോ അപാനായസോ എന്നെല്ലാം പറഞ്ഞുള്ളിലേക്ക് നിക്ഷേപിക്കുന്നത്. വാസ്തവത്തിൽ ചെയ്യുന്നത് എന്താണ്? കേവലമായ ഒരു ആചാരമല്ല. ഇവിടെ പറയുന്നത് തദ്യത് ഭക്തം പ്രഥമമാകച്ച് ആദ്യം അന്നത്തെ തദ് ഹോമീയം, അത് ഹോമിക്കേണ്ടതാണ് എന്നുവെച്ചാൽ പ്രാണാഗ്നിഹോത്രത്തിനുള്ളതാണ്. അപ്പോൾ വൈശ്വാനരെ ഉപാസന ചെയ്യുന്നവന്റെ ആ ഉപാസനയുടെ ഒരു ഭാഗമാണ് പ്രാണാഗ്നിഹോത്രം. അവനാണ് അവൻ ഭക്ഷണത്തെ എടുത്ത് ഉള്ളിലിരിക്കുന്ന വൈശ്വാനരിൽ ഹോമിക്കുന്നത്. അപ്പം വൈശ്വാനര ഉപഭോക്തൃ പ്രാണിനാൽ ദേഹം ആശ്രിത. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഊണുപാട്ട് പാടുന്നത്. ഉണ്ണുന്നതിന് മുമ്പ് അത് വെറുതെ പാടി നിർത്താനുള്ളതല്ല. അത് വാസ്തവത്തിലൂടെ എന്താ ചെയ്യുന്നത്? വൈശ്വാനരന് അഗ്നിഹോത്രം നടത്തുകയാണ് എന്നുള്ള സങ്കല്പത്തിലാണ്. പിന്നെ നമുക്കറിയാവുന്ന കാര്യം നമ്മൾ ചെയ്യുന്നു. പക്ഷെ അവിടെ ഇതുകൂടെ വേണം. എന്താണ് ആ വൈശ്വാനരെ കുറിച്ച് അവിടെ പറയുന്നത് കൊണ്ടാണ് അവിടെ അത് തന്നെ ചൊല്ലുന്നത്, ആ മന്ത്രങ്ങൾ തന്നെ ചൊല്ലുന്നു. പക്ഷെ അതൊക്കെ പിന്നീട് ചടങ്ങുകളും ആചാരങ്ങളും മാത്രമായി തീർന്ന് അതിൻ്റെ കാര്യമൊന്നും മനസ്സിലാക്കാതെ എല്ലാവരും പാടുന്നു, നമ്മളും പാടുന്നു. നമ്മൾ പാടിയില്ലെങ്കിൽ നമ്മൾ മോശക്കാരാണെന്ന് കരുതിയാലോ എന്ന് വിചാരിക്കും. അങ്ങനല്ല, അത് വൈശ്വാനരുടെ ഉപാസനയുടെ ഭാഗമായ പ്രാണാഗ്നിഹോത്രമാണ്. അതുകൊണ്ട് ആണത് ചെയ്യുന്നത്. അവിടെ എന്താണ്? ഇത്യാദിനച പ്രാണാഹുതി അധികരണത പ്രാണാഹുതിയാണ് കൊടുക്കുന്നത്. ആ പ്രാണാഹുതിയുടെ അധികരണമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? വൈശ്വാനരനെയാണ് അവിടെ പറയുന്നു. വൈശ്വാനാണല്ലോ അത് കൊടുക്കുന്നത്. ഏതവ്യോ ഹേതുവ്യോ ജാഠരോ വൈശ്വാനോ പ്രത്യേതവ്യോ, ഈ ഹേതുക്കളെല്ലാം കൊണ്ട് ഉള്ളിലിരിക്കുന്നത് വൈശ്വാനരൻ അഗ്നിയാണ് എന്ന് മനസ്സിലാക്കണം. ജാഠരോ വൈശ്വാനോ പ്രത്യേതവ്യോ, അതാണ് ശബ്ദാദിഭ്യോ. ഈ ഇതിനെല്ലാം വളരെ, കാരണം അന്നത്തെ ഭജിക്കുന്നവരാണ് ഉള്ളിലിരിക്കുന്ന അഗ്നിയൻ. അപ്പൊ അഗ്നിയിലല്ലേ ആഹൂതിയെ സമർപ്പിക്കുന്നു. അപ്പൊ അത് അഗ്നിയെല്ലാം മറ്റെന്താണ്? അതാണ് ശബ്ദാദിഭ്യ എന്ന് പറഞ്ഞു. പിന്നെ സൂത്രം പറയുന്നത് എന്താണ്? അന്തപ്രതിഷ്ഠാനാച്ച, അതിനെ വ്യാഖ്യാനിക്കുന്നു. തഥാ അന്തപ്രതിഷ്ഠാനം വിശ്രൂയതി പുരുഷ അന്തപ്രതിഷ്ഠിതം വേദ. ഈ വൈശ്വാനരൻ പുരുഷന്റെ ഉള്ളിൽ പ്രതിഷ്ഠിതനാണ്, അവിടെ സ്ഥായിയായി സ്ഥിതി ചെയ്യുന്നവനാണെന്നും പറഞ്ഞിരിക്കുന്നു. അതും ആരാണ്? ഈ പുരുഷന്റെ ഉള്ളിലിരിക്കുന്ന ഈ അഗ്നിയാണ്. തച്ച ജാഠരെ സംബോധി, അത് ജാഠരാഗ്നിയാണ്. ജാഠരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജാഠരാഗ്നിയാണ്. യഥപിത്വം മൂർധൈവസു തേജ ഇത്യാദി വിശേഷാത് കാരണ പരമാത്മാ വൈശ്വാനരീതി പറയുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ, മൂർധാവാണ് ദ്വിലോകം, അസു തേജസ്സാണ് എന്നെല്ലാം പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അഗ്നിയല്ല ഈശ്വരനാണെന്ന് പറഞ്ഞല്ലോ. മൂർധയസു തേജ ഇത്യാദി വിശേഷാത് കാരണാത് പരമാത്മാ വൈശ്വാനരീതി, വൈശ്വാനരനും പരമാത്മാവാണെന്ന് പറഞ്ഞല്ലോ. അതായത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചൊക്കെയാണ് വേദത്തിന്റെ ഓരോ വാക്യങ്ങളും ഓരോ പദങ്ങളും ഓരോ സന്ദർഭങ്ങളും എടുത്തിട്ട് വാസ്തവത്തിൽ ഇതിനെ ഈശ്വരനെയാണോ വെളിപ്പെടുത്തുന്നത്, അതേ അഗ്നിയാണോ, അതിനു വേണ്ടിയിട്ടാണ് അത്രയും കൂടുതൽ വിചാരം വേണ്ടി വരുന്നത്. അത്ര പൂർവ്വമാ പറയാം. എന്താണ് കുത്തോഹിയഷൻ നിർണയ ദുബേധാവി വിശേഷ പ്രതിഭാനെ സതി പരമേശ്വര വിഷയ ഏവ വിശേഷാശ്രയിയോ എന്ന ജാഠര വിഷയതി. പറയുന്നു ദ്വിമൂർധ എന്നും മറ്റും പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈശ്വരനാണെന്നും കൽപ്പിക്കാം. ഹോമത്തിന്റെ ആധാരമെന്ന് പറയുന്നതുകൊണ്ട് അഗ്നി എന്നും പറയാം. അതാണ് ഇത് ഉഭയതാവി വിശേഷ പ്രതിഭാനി സതി. രണ്ടു തരത്തിലും അർത്ഥം ബോധിക്കാമെന്നിരിക്കെ പരമേശ്വര വിഷയ ഇവിടെ പരമേശ്വരൻ എന്നുള്ള ഒരർത്ഥത്തെ സ്വീകരിക്കാവൂ. വിശേഷാശ്രണിയു എന്നാ ജാഠര വിഷയം അഗ്നി എന്ന് പറയാൻ പാടില്ല എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും? രണ്ടു തരത്തിലും ബോധിക്കാമല്ലോ. ദ്വിമൂർധ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, ഈശ്വരനെ ബോധിക്കാം, ഹോമത്തിന്റെ ആധാരം എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിയും ബോധിക്കാം. പിന്നെ നിങ്ങൾ ഈശ്വരനെന്ന് എന്താ ഇത്ര വാശി പിടിക്കുന്നു പറയുന്നു? അഥവാ ഭൂതാഗ്നേഹി അന്തർബഹിശ്ച അവതിഷ്ഠ മാനസിക നിർദ്ദേശോ ഭവിഷ്യ. ഇങ്ങനെ കരുതാം, ഭൂതാഗ്നി അത് തന്നെയാണ്, ഉള്ളിലും പുറത്തുമുള്ളത്. ബാഹ്യമായ അഗ്നിയുണ്ട്, ഉള്ളിലുമുണ്ട്. അതിനെ തന്നെ ആണ് ഇവിടെ പറയുന്നതെന്ന് കരുതാം. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദ്വിലോകം എങ്ങനെ അതിന്റെ മൂർധാഭാഗം പറയുന്നു? തസ്യാഭിഹി ദ്വിലോകാദി സംബന്ധോ മന്ത്രവർണാദ് അവഗമ്യതേ. ഈ അഗ്നിക്കും ദ്വിലോകവുമായിട്ട് സംബന്ധമുണ്ട്. അതുകൊണ്ട് പറയാം, എന്താണ് അഗ്നിയുടെ മൂർധാവാണ് ദ്വിലോകം. അതെങ്ങനെയാ? ശ്രുതി എന്ന കാര്യം പറയുന്നു, യോ ഭാനുന പൃഥിവീം യാം ഉത ഇമാം ആതതാന വരോദസി അന്തരീക്ഷം. ശ്രുതി എന്ന അത് വ്യക്തമായി പറയുന്നു. എന്താണ് ഈ ദ്വിലോകം മൂർധാവായിരിക്കുന്ന അഗ്നിക്കാണ്. എന്തുകൊണ്ട്? അഗ്നിക്ക് ആ ലോകവുമായിട്ട് ബന്ധമുണ്ട്. ഇവിടെ പറയുന്നു, ഏതാം പൃഥ്വീന്ദ്യാം ഈ ഭൂമിയെയും ദ്യാം ദ്വിലോകത്തെയും രോദസി അന്തരീക്ഷം മധ്യത്തുള്ള ഈ അന്തരീക്ഷത്തെയും യഹ ഭാനുന ആതതാനഹ, ഏതൊരു ഭാനുവിനാൽ ഈ സൂര്യന്റെ രശ്മികളാൽ ആതതാനഹ വ്യാപിച്ചിരിക്കുന്നുവോ ആ അഗ്നി, ആ തേജസ് എന്ന് പറഞ്ഞാൽ ആ തേജസ്സിന്റെ, തേജസ്സാണല്ലോ സൂര്യന്റെ രൂപത്തിരിക്കുന്നു, ആ സൂര്യ രൂപത്തിലിരിക്കുന്ന തേജസ്സിനാൽ ഈ ഭൂമിയും ദ്വിലോകവും അതിന്റെ മധ്യത്തിലുള്ള ആകാശവും എല്ലാം വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ടെന്താണ് ഈ അഗ്നിയുടെ ശിരസ്സാണ് ദ്വിലോകം എന്ന് പറയാം? എന്താ കുഴപ്പം? ശ്രുതി അതും പറയുന്നുണ്ട്. അവിടെ ഈശ്വരൻ നിങ്ങൾ എന്തുകൊണ്ട് അർത്ഥം പറഞ്ഞു? ഇത്തി അത് ഉപൂർവശി പറയുകയാണ്. അതാണ് അന്തപ്രതിഷ്ഠാനച്ചാന് വ്യാഖ്യാനിക്കുന്നത്. അഥവാ തശരീരായ ദേവതായ ഐശ്വര്യയോഗാത് ദ്വിലോകാദ് അവയവത്വം ഭവിഷ്യതി. ഇനി വെറും അഗ്നിക്ക് എങ്ങനെയാ ശിരസ്സെന്ന് പറയുന്നു? അഗ്നിക്ക് ശിരസ്സുണ്ട്. അതിൽ നിന്നാ വേണ്ട അഗ്നി ദേവതയെടുക്കുക, ഇങ്ങനെ ദ്വിലോകത്തെയും പൃഥ്വിയെയും അതിനിടയ്ക്കുള്ള അന്തരീക്ഷത്തെ വ്യാപിച്ചിരിക്കുന്ന അഗ്നി ദേവത, അതിന്റെ ശിരസ്സാണെന്ന് എടുക്കുക. എന്നാൽ ഈശ്വരനെ എടുക്കണ്ട. അഥവാ തശരീരായ അഗ്നി ശരീരമുള്ള ദേവതായ ദേവത ഐശ്വര്യയോഗ, അത് ദേവത എന്ന് പറയുമ്പം അനേക ഐശ്വര്യങ്ങളുള്ളതാണ്. ദ്വിലോകാദ്യ അവയവത്വം, അതിന് ദ്വിലോക അവയവമാകാം. തസ്മാന്ന പരമേശ്വര വൈശ്വാനര, അതുകൊണ്ട് പരമേശ്വരൻ അല്ല വൈശ്വാനരൻ. ഇതി അത്ര വെച്ചത് എന്ന സൂത്രത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ പൂർവശം. ശബ്ദാദിഭ്യോ അന്തപ്രതിഷ്ഠാനാശ്ച ന ഇതി ചേത്, വൈശ്വാനൻ ഈശ്വരനല്ല എന്നാണെങ്കിൽ ന, അത് ശരിയല്ല. തഥാ ദൃഷ്ടി ഉപദേശാത്, അടുത്ത് പറയുന്നു ന തഥാ ദൃഷ്ടി ഉപദേശാത്, ഇവിടെ മുൻ സിദ്ധാന്തം അത് വിശദീകരിക്കുന്നു. എന്നാൽ ശബ്ദാദിഭ്യ കാരണേഭ്യ പരമേശ്വരസ്യ പ്രത്യാഖ്യാനം ഇപ്പം നിങ്ങൾ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടൊന്നും, ഒന്നെന്താണ് ശബ്ദാദിഭ്യ, മറ്റൊന്നെന്താണ് അന്തപ്രതിഷ്ഠാനാച്ച, ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഈശ്വരനെ നിഷേധിക്കാൻ പറ്റത്തില്ല. വൈശ്വാനരൻ ഈശ്വരൻ തന്നെയാണ്, അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. ശ്രുതിയിലൂടെ ഈശ്വരൻ എന്ന് പറയുന്ന ആശയത്തെ വെളിപ്പെടുത്തുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നതിനെ സ്വീകരിക്കുന്നതിനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും ഒഴിവാക്കുകയാണ്. എന്ന് വെച്ചാൽ എങ്ങനെ ഈശ്വരൻ എന്ന് പറയുന്നത് സംഭവിക്കും, എങ്ങനെ ഈശ്വരൻ സൃഷ്ടികർത്താവും, എങ്ങനെ ഈശ്വരൻ ജഗത് ശരീരനാവും, ഇങ്ങനെ വരുന്ന സാമാന്യ ചോദ്യങ്ങൾക്ക് സമാനം പറയുന്നു. ഈശ്വര നിഷേധപരമായി വരുന്ന യുക്തികളെയും നിഷേധിക്കുകയാണ് ഇവിടെ. അല്ല, ഇത് കേവലം ഒരു വാക്കിനെ ആശ്രയിച്ചുള്ള വിചാരമാണ്, മറിച്ച് ഈശ്വരൻ എന്ന് പറയുന്ന തത്വത്തെ ആശ്രയിച്ചുള്ള വിചാരമാണ്. അതിന് വൈശ്വാനൻ എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ എടുത്തേ ഉള്ളൂ. കേവല ശബ്ദത്തെ ആശ്രയിച്ചുള്ള വിചാരമല്ല, തത്വത്തെ ആശ്രയിച്ചുള്ള വിചാരം. ശബ്ദം നിമിത്തം മാത്രം. ഇവിടെ എല്ലാം വെളിപ്പെടുത്തുന്ന എന്താണ്? എന്താണ് ഈശ്വരൻ? എന്തുകൊണ്ട് ഈശ്വരൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ഓരോരുത്തർക്കും ഓരോ സങ്കല്പമാണ്. ചിലർ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയുന്നു എന്താണ്, കേവലമായ ഭൗതികമായ വസ്തുക്കൾ, ഇത് തന്നെ ഈശ്വരൻ, ഇത് തന്നെ എല്ലാം സൃഷ്ടിക്കുന്നത്, ഭൗതികം തന്നെ, ഭൂതങ്ങൾ തന്നെ. ചിലർ പറയുന്നു ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്, ദേവതകളാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ പദാർത്ഥങ്ങൾക്കും അധിഷ്ഠാന ദേവതകളുണ്ട്. ആദിത്യനുണ്ട്, ചക്ഷുരേന്ദ്രിയത്തിനുണ്ട്, ദിക്കനുണ്ട്, ശ്രോത്രേന്ദ്രിയത്തിനുണ്ട്. ഇങ്ങനെ സമഷ്ടിയിലും വ്യഷ്ടിയിലും അധിഷ്ഠാന ദേവതകളുണ്ട്. അതാണ് ഈശ്വരൻ പറയുന്നത്, അതൊന്നുമല്ല. ഈശ്വരൻ എന്താണ്? വിരാട് രൂപത്തിൽ ഇവിടെ അനുഭവപ്പെടുന്നത് തന്നെ ഈശ്വരൻ. പക്ഷെ ഇതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഈശ്വരന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കൂടുതൽ പൂർവക്ഷം കൊണ്ടുവരുന്നത്, അതിനെയൊക്കെ നിഷേധിക്കുന്നത്. കാരണം ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ഉപാസ്യമായ വസ്തുവിൽ മനസ്സ് ഏകാഗ്രമാകും. അതും ഇവിടുത്തെ ഉപാസകനാരാണ്? വൈദികനാണ്. മൂഢനല്ല. മൂഢനോട് പറയാൻ എളുപ്പമാണ്. മൂഢനോട് പറയുകയാണ്, ഒരു കല്ലെടുത്ത് വെച്ചിട്ട് പറയുന്നു ഇതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അവൻ ശരി ഇത് തന്നെ ഈശ്വരൻ, അവൻ അതിലങ്ങ് മുറുകെ പിടിക്കും. പക്ഷെ വൈദികൻ അങ്ങനെയല്ല, അവൻ ചിന്താശേഷിയുള്ളവനാണ്. അവനോട് പറയുമ്പോൾ അവന്റെ മനസ്സിൽ വികല്പം ഉണ്ടാകാത്ത രീതിയിൽ തന്നെ പറയണം. കാരണം മനസ്സിൽ വികല്പം, അതായത് സംശയം ഉണ്ടെങ്കിൽ ഉപാസന സാധ്യമല്ല. അതുകൊണ്ടല്ലേ പറയുന്നു ഉപാസകന് അത്യന്തമായ ശ്രദ്ധ വേണം, ആ ഉപാസനയെ നിർദ്ദേശിക്കുന്ന ഗുരുവിൽ വേണം, ഗുരു നിർദ്ദേശിക്കുന്ന ഉപാസനാ സമ്പ്രദായങ്ങളിൽ വേണം, ഗുരു നിർദ്ദേശിച്ച ഉപാസ്യമായ വസ്തു എന്തോ അതിൽ വേണം, അവിടെ വികല്പം വരാൻ പാടില്ല. പിന്നെ എന്താണോ ഉപാസനയുടെ ഫലമായി ഇരിക്കുന്ന അതിൽ വേണം എന്ത് ശ്രദ്ധ, അവിചരിതമായ ശ്രദ്ധ വേണം. എന്നാലേ മനസ്സ് ഏകാഗ്രപ്പെടുക. അല്ലെങ്കിൽ നമ്മൾ ഉപാസിക്കാൻ പോകുന്ന ഉടനെ മനസ്സിൽ വരുന്നു ഇത് ശരിയാകുമോ, ഇങ്ങനെയാണോ ഇനി ഉപാസിച്ചത്, ഇതിലെന്തെങ്കിലും അക്ഷരങ്ങൾ കുറവുണ്ടോ കൂടുതലാണോ, ഇനി ഉപാസ്യമായിരിക്കുന്ന ഈ ദേവതാരൂപം ഇത് വാസ്തവത്തിൽ ഉള്ളതാണോ, ഇതെല്ലാം തന്നെ ശരിയായ തന്നെ താൻ ദീർഘകാലം ഇത് ഉപാസിച്ചിട്ടും ഫലമൊന്നുമില്ല, ഇനി ഉപാസിച്ച് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഫലം ഉണ്ടാകുമോ, ഇങ്ങനെ വികല്പങ്ങൾ മനസ്സിലുണ്ടായാൽ ഒരാൾക്ക് ഉപാസന സാധ്യമല്ല. അതുകൊണ്ടാണ് ഗുരുക്കന്മാരിൽ നിന്ന് ആൾക്കാർ മന്ത്ര ഒക്കെ ഉപദേശിക്കുകയും ഉപാസനകളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടും ഗുണം പിടിക്കാത്തത് കൊണ്ടാണ്, ശ്രദ്ധയില്ല. അവന്റെ മനസ്സിൽ തന്നെ വികല്പങ്ങൾ വരും ഉപാസനയ്ക്കെതിരായിട്ട്. അപ്പോൾ എങ്ങനെ ഉപാസന എങ്ങനെ ഫലത്തെ കൊടുക്കും, കൊടുക്കത്തില്ല. പിന്നെ അവൻ ഉപാസന ഫലത്തെ കൊടുക്കാതെ വരുമ്പോൾ അവൻ പറയും അത് ഗുരുവിന് ശക്തി പോരാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഉപാസിച്ച മന്ത്രം പോരാഞ്ഞിട്ടാണ്, നമുക്ക് ഇനി വേറൊരു ഗുരുവിനെ സമീപിച്ച് വേറൊരു മന്ത്രത്തെ ഉപാസിച്ചു നോക്കാം. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കാരണം എപ്പോഴും ഉപാസനയ്ക്ക് വികല്പം തടസ്സമാണ്. അതില്ലെങ്കിൽ അത്രയും ശ്രദ്ധ വേണം. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ വൈദികനാണ് ഉപാസന, അപ്പൊ അവനെ ശ്രുതി ശ്രദ്ധയുണ്ട്. പക്ഷെ എന്താണ് ശ്രുതിയുടെ തത്വത്തെ അവനെ വിശദീകരിച്ച് അതിനെ അവനെ ബോധ്യപ്പെടുത്തി, അവന്റെ യുക്തിക്ക് ബോധ്യപ്പെടുത്തി, അവന്റെ അനുഭവത്തിന് ബോധ്യപ്പെടുത്തി അവനെ ശ്രദ്ധാലുവാക്കുന്നു. ഇത് മൂഢബുദ്ധിയുടെ ശ്രദ്ധയല്ല. അതുകൊണ്ട് അവനെ വിശദീകരിക്കുകയാണ്, ഇതാണ് ഈശ്വരന്റെ സ്വരൂപം, ഇതല്ല, ഈ രീതിയാണ് ഉപാസിക്കേണ്ടത് ആണ് പറയുന്നത്. തഥാദൃഷ്ടി ഉപദേശ എന്ന ശബ്ദാദിഭ്യ കാരണേഭ്യ പരമേശ്വരത്തെ പ്രത്യാഖ്യാനം ഇരിക്കുന്ന ഈശ്വരനെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഉപാസ്യനായിരിക്കുന്ന ഈശ്വരനെ നിങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടുകൂടി സ്വീകരിച്ച് മതിയാകും. അത് വ്യക്തമാക്കി ബോധ്യപ്പെടുന്നു. കുതഹ തഥാ ജാഡര അപരിത്യാഗേന ദൃഷ്ടി ഉപദേശ പറയുന്നു. ഇവിടെ വിശ്വാനരൻ ജാഡരാഗിനി അതിനെ നിഷേധിക്കുന്നൊന്നുമില്ല, അതിനെ അംഗീകരിക്കുന്നുണ്ട്. ജീവന്റെ ഉള്ളിൽ ഇവിടെ പറഞ്ഞ അന്തപ്രതിഷ്ഠിതം വേദ, ഈ പുരുഷന്റെ ഉള്ളിൽ ഒരു അഗ്നിയുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. ജാഡരാഗിനി അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്താണ് ജാഠര അപരിത്യാഗേന ദൃഷ്ടി ഉപദേശ. പക്ഷെ അതിനെന്ത് ചെയ്യുന്നു? അതിനെ ഈശ്വരൻ എന്ന് ഉപാസിക്കുക എന്നാ പറയുന്നു. പരമേശ്വര ദൃഷ്ടി ദൃഷ്ടി ജാഠരി വൈശ്വാനരി ഉപദേശതി. ഇപ്പോ ജാഠരമായ അഗ്നിയിൽ ഈശ്വര ദൃഷ്ടി, അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ആ അഗ്നിയെ, കാരണം അഗ്നി അവന് ഈശ്വരൻ എന്ന് പറയുന്ന അവൻ അനുഭവത്തിലല്ല, പക്ഷെ അഗ്നി അനുഭവത്തിലുണ്ട്. അഗ്നിയുടെ വിശേഷതകൾ ഗുണങ്ങളെല്ലാം അവന്റെ അനുഭവത്തിലുള്ളതാണ്, ഇന്ദ്രിയ വിഷയമായ ഒന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അഗ്നിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, ഈ അഗ്നിയെ നീ പരമേശ്വരൻ എന്ന് ധ്യാനിക്കുക, അതാണ് പരമാത്മാവെന്ന് ധ്യാനിക്കുക എന്ന് പറയുന്നു. അപ്പൊ ഇല്ലാത്ത ഒന്നിനെ ധ്യാനിക്കാൻ പറയുന്നില്ലല്ലോ. പിന്നെ എന്താണ്, അതിൽ പരമേശ്വര ഭാവന അതേ ആവശ്യപ്പെടുന്നുള്ളൂ. എന്തിനാണോ ധ്യാനിക്കേണ്ട ആ വസ്തു അവന്റെ ഉള്ളിലുണ്ട്, അതാണ് ജാഠര അപരിത്യാഗേന ദൃഷ്ടി ഉപദേശ. ഏതുപോലെ അതാണ് പരമേശ്വര ദൃഷ്ടർഹി ജാഠരേ വൈശ്വാനിൽ ഉപദേശിച്ചത്. ഛാന്തോഗിത്തെ തന്നെ പറയുന്നു മനോബ്രഹ്മേത്യുപാസീത. അവിടെ പറയുന്നു നീ മനസ്സിനെ ബ്രഹ്മമെന്ന് ധ്യാനിക്കൂ. ബ്രഹ്മമെന്ന് പറയുന്ന പറയും മനസ്സിനും വാക്കിനും ഒക്കെ അപ്പുറമാണ്, ബ്രഹ്മം അദ്വയമാണ്, അവിടെ മനസ്സോ വാക്കോ രണ്ടാമതൊന്നുമില്ല. ഇങ്ങനെയെല്ലാം തത്വത്തെ പറയുകയും തത്വത്തെ ഒരുവൻ ബോധിക്കുകയും ചെയ്യുന്നുണ്ട് ശ്രുതിയിൽ നിന്ന്. ആ ശ്രുതി എന്ന് പറയുന്നു എന്താണ്, നീ മനസ്സിനെ ബ്രഹ്മമെന്ന് ധ്യാനിക്കുക എന്ന് പറയുന്നു. അപ്പോൾ മനസ്സിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഉപാസനയിൽ അങ്ങനെയാണ്, ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഉപാസന. അവരോടെയും പറയുന്നു വൈശവാനെ അംഗീകരിക്കുന്നു, അതറിയാമല്ലോ വൈശവാൻ, ഉറപ്പുണ്ടല്ലോ. അതിനെ ബ്രഹ്മം ഒന്ന് ഉപാസിക്കുക, പരമേശ്വരനെ ഉപാസിക്കുക എന്ന് വെച്ചാൽ അവിടെ വൈശവാനന്റെ ഒരു പ്രതീകമായിട്ടുണ്ട്. എങ്ങനെയാണ് തളഗ്രാമത്തെ വിഷ്ണു എന്ന് ഉപാസിക്കുക എന്ന് പറയുമ്പോൾ അഥവാ ജാഠര വൈശ്വാനര ഉപാധി പരമേശ്വരിഹ ദൃഷ്ടവ്യത്വേന ഉപദിശ്യതി. അല്ലെങ്കിൽ ഇങ്ങനെയും മനസ്സിലാക്കാം, ഉള്ളിലുള്ള വൈശ്വാനരൻ ആകുന്ന ഉപാധിയോടുകൂടിയവനാണ് പരമേശ്വരൻ എന്ന് ഈശ്വരനെ അറിയുക. അതിന് വേണ്ടിയിട്ട് ഈശ്വരൻ അങ്ങനെ ബോധിക്കണം. ജാഠര വൈശ്വാനര ഉപാധി, ജാഠരമായ വൈശ്വാനൻ എന്ന് വെച്ചാൽ ഉള്ളിലുള്ള അഗ്നി, അതാകുന്ന അതാണ് ഉപാധി, അത് ഈശ്വരൻ്റെ. അങ്ങനെയുള്ള ഈശ്വരനെ നീ അറിയണം എന്ന് ഉപദേശിക്കുകയാണ്. അതുപോലെ മനോമയ പ്രാണശരീര ഭാരൂപ, ആ തൻ്റെ സ്വരൂപമായിരിക്കുന്ന ആ സച്ചിദാനന്ദത്തെ, പ്രകാശത്തെ എങ്ങനെ ധരിക്കണം, മനോമയനായി ധരിക്കണം. മനസ്സെന്ന ഉപാധിയോടുകൂടിയവനാണ്, അതല്ലേ ഉള്ളിലിരിക്കുന്ന പ്രകാശം എന്ന് പറയുന്നത്. ബാഹ്യമായ ജഡപ്രകാശമല്ല, കണ്ണിൻ്റെ സഹായം വേണ്ടി വരുന്ന പ്രകാശമല്ല, ഉള്ളിലിരിക്കുന്ന ഭാ എന്ന് പറയുന്നത്. ആ പ്രകാശത്തെ അറിയുന്നതിന് കണ്ണിൻ്റെ ആവശ്യമില്ല, ബാഹ്യമായ ചക്ഷുസിൻ്റെ ആവശ്യമില്ല. അത് പ്രാണൻ എന്നുള്ള ഉപാധിയോടുകൂടിയതാണ്. മനസ്സെന്ന് പറയുന്ന ഉപാധിയോടുകൂടിയാണ്. അത് സ്വയം വെളിച്ചമാണ്, ഉള്ളിലെ പ്രകാശമാണ്. സ്വയം വെളിച്ചമാണെങ്കിൽ അത് നിരുപാധികമായ വെളിച്ചമെന്ന് പറയാൻ വയ്യ. പരമാർത്ഥത്തിൽ അതങ്ങനെയാണെങ്കിലും ഇവിടെ ഉള്ളിലെ വെളിച്ചത്തെ എങ്ങനെ അനുഭവപ്പെടുന്നു, മനവും മനസ്സിലൂടെ. മനസ്സുപാധിയാണ്. നമ്മൾ ഈ പറയുന്നതെല്ലാം ബ്രഹ്മം ആത്മാ വല്യ വലിയ തത്വങ്ങൾ പറയുന്നു, തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു, ഉപാസനകളെക്കുറിച്ച് പറയുന്നു, എന്തെല്ലാം ഘോരഘോരം പ്രസംഗിക്കുന്നു. ഇതെല്ലാം എന്താണ്, ഈ ചെറിയ മനസ്സെന്ന് പറയുന്ന ഈ വസ്തുവിനെ ആശ്രയിച്ചിട്ടാണ്, ബുദ്ധി എന്ന് പറയുന്ന ഒന്നിനെ ആശ്രയിച്ചിട്ടാണ്. ഇവിടെ വെളിപ്പെടുത്തുന്ന ആ തത്വത്തെ അപേക്ഷിച്ച് ഈ ബുദ്ധി അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒന്നാണ്. ആ തുച്ഛമായ ബുദ്ധി എന്ന് പറയുന്ന ഒന്നിനെ ആശ്രയിച്ചിട്ടാണ് അപരിമേയമായ അപരിച്ഛിന്നമായിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് പോലും ഒരുവൻ ബോധിക്കുന്നത്. അതാണ് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതിനുള്ള വെളിച്ചം. അത് ഭാരൂപമാണ്, വെളിച്ചരൂപമാണെന്ന് വെച്ചാൽ അനുഭവരൂപമാണ്, അനുഭൂതി സ്വരൂപമാണ് എന്ന് പറയുന്നു. മനസ്സെന്ന് പറയുന്ന ഒരു ഉപാധി ആശ്രയിക്കാതെ ബ്രഹ്മത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ഒരു വ്യവഹാരം സാധ്യമല്ല, ചിന്ത സാധ്യമല്ല. ഉദാഹരണം സുഷുപ്തി തന്നെയാണ്. എന്താണ് സുഷുപ്തിയിൽ ഈ മനസ്സ് നിൽക്കുന്നില്ല, അവിടെ ആരും ബ്രഹ്മജ്ഞാനിയല്ല. സുഷുപ്തിയിലാർക്കും ബ്രഹ്മജ്ഞാനിയാകാൻ പറ്റില്ല. ഗുരാക്ക് വെറുതെ പറയാം, അസുഖത്തിനും ഞാൻ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നു, വെറുതെ തട്ടിവിടാം, ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? മനസ്സില്ല. ബ്രഹ്മജ്ഞാനിയാവണമെങ്കിൽ മനസ്സ് വേണം, ജാഗ്രത വന്നാലേ ഉള്ളൂ. എന്തുകൊണ്ട്? ആ തത്വത്തിന് ബോധരൂപത്തിൽ, ജ്ഞാനരൂപത്തിൽ പ്രകാശിക്കുന്നതിന് ബുദ്ധി എന്ന് പറയുന്ന ഒരു ഉപാധിയുടെ ആവശ്യമുണ്ട്. സുഹൃത്തിയിലെന്താണ്? അത് ബോധരൂപത്തിൽ പ്രകാശിക്കുന്നില്ല, മറിച്ച് കേവല ബോധമായി സ്ഥിതി ചെയ്യുന്നു. പ്രകാശമില്ലാത്തവനായി എങ്ങനെ? രാത്രിയിലെ സൂര്യനെ പോലെ. നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് രാത്രിയാണ്, സൂര്യനുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? നമ്മുടെ മുമ്പിൽ അത് പ്രകാശരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല. എവിടെയോ അതുണ്ട്, അത് പ്രകാശമായി തന്നെ ഉണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ എന്താണ്? അത് പ്രകാശരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല. നമ്മുടെ കണ്ണുകൊണ്ട് അതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മുമ്പിലുള്ള വസ്തുക്കളെ അതുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാ? അതിൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന പ്രകാശത്തെയും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിഷേധിക്കാൻ വയ്യ, അത് സ്ഥിതി ചെയ്യുന്ന. അതുപോലെയാണ് സുഷുപ്തിയിൽ ഇത് പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സുഷുപ്തി അത് കാളരാത്രി പോലെയാണ് എന്ന് പറയും. കാളരാത്രി പോയിന്ന് വെച്ചാൽ കുറ്റാക്കുറ്റിട്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് പറഞ്ഞില്ല കുറ്റാക്കുരു എന്ന് വെച്ചാൽ അതില്ലെന്നാണോ അർത്ഥം? അത് പ്രകാശ സ്വരൂപം അല്ലെന്നാണോ അർത്ഥം? അത് പ്രകാശ സ്വരൂപമാണ്, അത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതാണ് വാസ്തവത്തിൽ സത്തായും ചിത്തായും ആനന്ദമായും അവിടെ സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഉണഞ്ഞതിന് ശേഷം ഒന്നേ പറയാൻ പറ്റുന്നുള്ളൂ. എന്താണ്? ഒന്നും അറിഞ്ഞില്ല. അത് കേവലനായിരുന്നു. എന്തുകൊണ്ട്? ബുദ്ധിയാകുന്ന ഉപാധി അവിടെ ഇല്ലാത്തതുകൊണ്ട്. എന്നിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഞാനവിടെ ബ്രഹ്മത്തെ കണ്ടു, ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു? അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം സുഷുപ്തി അജ്ഞാനമാണെന്ന് ധരിക്കുമ്പോൾ അവിടെ താൻ ജ്ഞാനിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ജ്ഞാനി അജ്ഞാനി എന്ന് പറയേണ്ടി വരും. അതിനെ തെറ്റായി ധരിച്ചുകൊണ്ടാണ് താൻ അജ്ഞാനിയല്ല എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി പറയും, സുഷുപ്തിയിലും എനിക്ക് ജ്ഞാനമുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയല്ല, അവിടെ മനസ്സെന്ന് പറയുന്നത് കേവലം ഒരു ഉപാധിയാണ്, അല്ല പ്രാണൻ ഉപാധിയാണ് എന്ന് പറയുന്നു. അല്ലെ, ശരീരത്തിൽ ഈ പ്രാണവ്യാപാരം, പ്രാണപ്രവൃത്തി എന്നായിരിക്കുന്നു. പ്രാണൻ അവിടെ ഒരു ഉപാധിയായിരിക്കുന്നു എന്ന് പറയും ഈ കേവലമായ ചൈതന്യത്തിന്. അപ്പോ അവിടെയെല്ലാം എന്താണ് പറയുന്നത്? മനസ്സിനെയും പ്രാണനെയും എല്ലാം ഈ പരമാത്മാവിനവിടെ ഉപാധിയായി സ്വീകരിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ അനുഭവത്തിനുള്ളതാണ്. ഇതിനെല്ലാം നമ്മൾ ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്നു. ആ ഉപാധി നിർമുക്തമായതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാനോ ഒന്നും സാധ്യമല്ല. സുഷുപ്തിയിൽ അല്ലെ പറയുന്നു അവിടെ പ്രാണൻ പ്രവർത്തിക്കുന്നു, ശരീരത്തിൽ പ്രാണൻ സ്ഥിതി ചെയ്യുന്നു എന്നെല്ലാം പറയുന്നു. പ്രാണസാന്നിധ്യത്തെ പറയുന്നു. അല്ല, നമ്മൾ മുൻപ് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അത് പറയുന്നത് എന്തിനാണ്? ഇവിടെ ഈ അഗ്നി എന്ന് പറയുന്നത് പരമേശ്വരൻ്റെ ഉപാധിയാണ് എന്ന് പറയുന്നു. പരമേശ്വരൻ ഇത്തരം ഉപാധിയോടുകൂടിയിരിക്കുന്നു. ഇത്തരം ഉപാധിയോടുകൂടി പരമാത്മാവിനെ ധ്യാനിക്കുക എന്ന് പറയുന്നു. അത് മനോമയനായിരിക്കുന്നു എന്ന് പറയുന്നു പോലെ അങ്ങനെ എടുക്കാം. യത് ജൈഹ പരമേശ്വരോ ന വിവക്ഷേത കേവലൈവ ജാഡരോ അഗ്നി വിവക്ഷേത തതോ മൂർധയവ സുതേജ ഇത്യാദേർ വിശേഷ അസംഭവ പറയുന്നു ഇവിടെ. അപ്പൊ അങ്ങനെ ഒരു പരമേശ്വരനെ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ കേവലമായ അഗ്നിയാണ്, കേവലം ദ്വിലോകമാണെങ്കിൽ പിന്നെ ഈ മൂർധേവ സുതേജ എന്നെല്ലാം പറഞ്ഞു. ഇത് ആർക്കു വേണ്ടി പറഞ്ഞു? ആരുടെ മൂർധാവെന്ന് പറഞ്ഞു? മൂർധാവെന്ന് പറയുമ്പോൾ അവിടെ ഒരാള് വേണ്ടി. അഗ്നി എന്ന് പറയുമ്പോൾ അവിടെ ജാഡരാഗ്നി അവിടെ വേണ്ടേ? ഒരു ചൈതന്യം വേണ്ടേ? അതില്ലെങ്കിൽ പിന്നെ ഈ അവയവ കൽപ്പനകളെല്ലാം വ്യർത്ഥമായി. ആർക്ക് എന്നുള്ള ചോദ്യം വരും. അതുകൊണ്ട് അവയവങ്ങളെ കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, പരമേശ്വരനാണ് ഈ അവയവങ്ങൾ. അവിടെ ഉപാസ്യനായിരിക്കുന്നത് പരമേശ്വരനാണ് എന്ന് ഇവിടെ വ്യക്തമാകുന്നു എന്നാണ്. ഏത് ചെയ്യുക പരമേശ്വരോ എന്ന വിവക്ഷയത്, ഇവിടെ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു വിവക്ഷ ഇല്ലെങ്കിൽ കേവല ഏവ ജാഠരോ അഗ്നി വിവക്ഷയത, കേവലമായ ജാഠരമായ അഗ്നിയാണ് വിവക്ഷിക്കുന്നതെങ്കിൽ തതോ മൂർധൈവ സുത്തേജ ഇത്യാദി വിശേഷസ്യ, ഈ വിശേഷങ്ങളിൽ അസംഭവമായി തീരും, ഇതിനൊന്നും അർത്ഥമില്ലാതെ വരും. ഇനി യഥാതു ദേവതാഭൂത അഗ്നി വ്യപാശ്രയണാപ്യം വിശേഷ ഉപാധിതന്നശക്യത തഥാ ഉത്തര സൂത്രപക്ഷം. അല്ല, ഇവിടെയൊക്കെ ഒരു ദേവതയെ സങ്കല്പിച്ചിട്ട് ആ ദേവതയുടെ അവയവങ്ങളെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അതല്ല എന്നുള്ള അടുത്ത സൂത്രത്തിൽ വിശദീകരിക്കാം. ഇവിടെ ഇങ്ങനെ വിശേഷണങ്ങളെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഇതെല്ലാം പരമേശ്വരന്റെ വിശേഷണങ്ങളായി തന്നെ സ്വീകരിക്കണം, ദേവതാ വിശേഷണങ്ങളല്ല. ഈശ്വരൻ തന്നെയാണ് വിരാട് പുരുഷൻ തന്നെയാണ് ഈ വിരാട് രൂപത്തിൽ നിൽക്കുന്നത് എന്നർത്ഥം. ഇത് കേവല ജാഠർ ഉപേക്ഷിത പുരുഷ അന്തപ്രതിഷ്ഠിതത്വം കേവലം പുരുഷത്വം. മാത്രമല്ല, കേവലം അഗ്നി എന്നാണ് പറയുന്നതെങ്കിൽ ജാഠരാഗ്നി, അതിനെ പുരുഷനെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പുരുഷനെന്ന് പറയുന്നുണ്ട്. അഗ്നി എങ്ങനെ പുരുഷനാകും? കേവലയോ ജാഠരോ ഉപേക്ഷിത, കേവലം ഇത് ഉള്ളിലിരിക്കുന്ന അഗ്നിയാണ് എന്ന് പറഞ്ഞ് അതാണ് എനിക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ചൂടുള്ള അഗ്നിയല്ല, പുരുഷനെന്നുകൂടി പറയുന്നുണ്ട്. വെറും അഗ്നി പുരുഷനാകത്തില്ല. പുരുഷ അന്തപ്രതിഷ്ഠിതത്വം കേവലം തസ്യസന്നപുരുഷത്വം പുരുഷമഭി ചേതനം അധീയതേ വാചസനൈ നഹ ശ്രുതി തന്നെ. അല്ല, പുരുഷനെന്ന് പറയുന്നത് എന്താണ്? യേശു അഗ്നി വൈശ്വാനരോ യത് പുരുഷ, ഈ ഉള്ളിലിരിക്കുന്ന വൈശ്വാനനുണ്ടല്ലോ അവൻ പുരുഷനാണ് എന്നുവെച്ചാൽ അഗ്നിയല്ല, അഗ്നി അവന്റെ ഉപാധിയാണ്. സയൂഹ ഏതം ഏവം അഗ്നി വൈശ്വാനരം പുരുഷ വിധം പുരുഷേ അന്തപ്രതിഷ്ഠിതം മേധ, അവനെന്താണ് പുരുഷനെ പോലെ മനസ്സിലാക്കണം, പുരുഷ സ്വരൂപനായി അവനെ മനസ്സിലാക്കണം, പുരുഷനായി അവൻ മനസ്സിലാക്കണം, അന്തസ്ഥിതമായി മനസ്സിലാക്കണം. അത് പുരുഷവിധമായി എന്നുവെച്ചാൽ എങ്ങനെയാണോ ഈ ജീവൻ ഇങ്ങനെ ഇരിക്കുന്നത്, വ്യവഹാരങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് ജീവൻ ഈ ജീവരൂപത്തിലിരിക്കുന്നത്, അതുപോലെ ഒരു ചൈതന്യം എന്നുള്ള അർത്ഥത്തിലാണ് പുരുഷനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉള്ളിലിരിക്കുന്നത് ഒരു പുരുഷനാണ് അന്തര്യാമി. പുരുഷനെന്ന് സാധാരണ പറയുന്ന ജീവനെയാണ്. അപ്പൊ ഈ ജീവന്റെ ഉള്ളിലൊരു ജീവൻ എന്നാണ് പറയുന്നത്. അതാരാണ്? സർവവ്യാപിയായിരിക്കുന്നുണ്ട്. കാരണം പുരുഷന്റെ ഉള്ളിലെന്ന് പറയേണ്ടി വരുന്ന എന്തുകൊണ്ട്? കാരണം പുരുഷൻ എന്ന് കേൾക്കുമ്പോൾ ഈ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ ഈ ഉപാധികളെല്ലാം വിട്ട് ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തെ ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ പിന്നെ പുരുഷന്റെ ഉള്ളിൽ പുരുഷനില്ല. പക്ഷേ പുരുഷനെന്ന് കേൾക്കുമ്പോൾ ഞാൻ എന്നിങ്ങനെ ഉപാധികളോടുകൂടി ഗ്രഹിക്കുകയാണെങ്കിൽ, ദേഹാഭിമാനത്തോടുകൂടി കരുണാദികളിലുള്ള മമതയോടുകൂടി ഞാൻ എൻ്റേതെന്ന് ഗ്രഹിക്കുകയാണെങ്കിൽ ഈ പിണ്ഡമായി പുരുഷൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു പുരുഷനുണ്ടെന്ന് കൽപ്പിക്കേണ്ടി വരും. അതാണ് പുരുഷവിധ എന്ന് പറയുന്നത്. അപ്പോൾ ആ പുരുഷൻ എന്ത് പറയേണ്ടി വരും? ആ പുരുഷൻ ഈ ദേഹം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് എന്നെല്ലാം പറയേണ്ടി വരും. എന്നുണ്ട് അവനെ പുരുഷവിധൻ എന്ന് പറഞ്ഞു, പുരുഷനെ പോലെ എന്നുള്ള അർത്ഥത്തിൽ. പുരുഷ അന്തപ്രതിഷ്ഠിതം ചെയ്ത മെറും അഗ്നിയെ പുരുഷനെന്ന് പറയാൻ പറ്റില്ല. ഉള്ളിലിരിക്കുന്ന അഗ്നി വെറും അഗ്നിയല്ല, അത് ചൈതന്യത്തിന്റെ ഉപാധിയാണ്. പരമേശ്വര സിദ്ധു സർവാത്മകത്വാ പുരുഷത്വം പുരുഷ അന്തപ്രതിഷ്ഠത്വം ഉപത്തി. അതെന്നെ പറയുന്നു, പരമേശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? സർവാത്മകനാണ്, സർവസ്വരൂപനാണ്, അതുകൊണ്ട് അത് പുരുഷനാണ്. എന്നുവെച്ചാൽ പൂർണ്ണൻ എന്നുള്ള അർത്ഥം. പുരുഷൻ എന്ന് വെച്ചാൽ പൂർണ്ണൻ എന്നാണ്. പിന്നെ എന്നാൽ പുരുഷ അന്തപ്രതിഷ്ഠത്വം, ഈ പുരുഷൻ ജീവന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു, രണ്ടും പറയാം. പൂർണ്ണൻ എന്നുള്ള അർത്ഥത്തിൽ എന്താണ്? പരമേശ്വരൻ സർവവുമാണ്, വിരാട്. അർത്ഥത്തിൽ പക്ഷെ ഇവിടെ ഈ പുരുഷനെ വേറിട്ടെടുക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൻ, അങ്ങനെയും പറയാം. രണ്ടു തരത്തിലും പറയാം. അതാണ് സർവാത്മത്വാ പുരുഷത്വം. സർവാത്മാവുണ്ട്, അത് പുരുഷനാണ്. പുരുഷേ അന്തപ്രതിഷ്ഠിതത്വം, ഈ ജീവന്റെ ഉള്ളിലിരിക്കുന്നു എന്നും പറയാം. ഉഭയം ഉപദ്ധ്യതേ ഏത് പുരുഷ വിധം അഭി ചേനം അധീയത്തെ എന്ന് പറയുന്നു. ഇത് സൂത്ര അവയവം പഠന്തി. ഇവിടെ ഈ സൂത്രം അതിൽ പുരുഷമപിച്ച ഏനം അധീയതയെന്നാണ് അതിനോട് വ്യാഖ്യാനിക്കുന്നു. പക്ഷെ ഇവിടെ സൂത്രം പുരുഷവിധമപിച്ച ഏനം അധീയത, പുരുഷനെ പോലെ എന്നും പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം പറയുന്നു. അങ്ങനെയാണെങ്കിൽ കാരണം സൂത്രത്തിന് ചെറിയ പാഠഭേദങ്ങളൊക്കെ ഉണ്ടാവും, അർത്ഥത്തിന് വ്യത്യാസമില്ല. തേഷാമേഷോ അർത്ഥം എന്നാണ്, കേവല ജാഠര പരിഗ്രഹ പുരുഷേ അന്തപ്രതിഷ്ഠിതത്വം കേവലം ചെയ്യുന്ന പുരുഷവിധത്വം. ജാഠരാഗ്നിയെ ആണ് ഇവിടെ സ്വീകരിക്കുന്നതെങ്കിൽ എന്താണ്? പുരുഷന്റെ ഉള്ളിലിരിക്കുന്നു എന്നേ പറയാൻ പറ്റും. അത് പുരുഷവിധൻ, പുരുഷ സദസ്സനെന്ന് പറയാൻ പറ്റില്ല. പുരുഷവിധമപി ചൈനം അധിയതേ വാചിസ്നേഹിന പുരുഷവിധം പുരുഷേ അന്തപ്രതിഷ്ഠിതൈരി പുരുഷവിധത്വം ച പ്രകടനാദ് അതിദൈവതം ദ്യുമൂർത്തത്വാദി പൃഥ്വി പ്രതിഷ്ഠിത പൃഥ്വി പ്രതിഷ്ഠിതാന്ത്വന്തം യച്ച അധ്യാത്മം പ്രസിദ്ധം മൂർധത്വാദി ചുബുക പ്രതിഷ്ഠിതാന്തത്വം തത്പരിഗ്രഹിതേ. ഇപ്പൊ പുരുഷവിധം എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കണം? പൃഥ്വി തുടങ്ങി ദുലോകം വരെ അധിദൈവത രൂപം അത്, ആ സമഷ്ടിയിൽ എന്താണ് അത് വ്യാപിച്ചിരിക്കുന്നു പുരുഷവിധം, തദാകാരത്തിലിരിക്കുന്നു അല്ലെങ്കിൽ തസ്വരൂപത്തിലിരിക്കുന്നു അല്ലെങ്കിൽ തദ്വ്യാപിയായിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം പറയാം. അതെങ്ങനെയാണോ അതിദൈവതമായി പറയുന്നത് അതുപോലെ അധ്യാത്മമായി എന്ന് വെച്ചാൽ ശരീരത്തെ സംബന്ധിച്ചും വിവക്ഷയെ സംബന്ധിച്ചും ശിരസ് മുതൽ കാൽപാദം വരെ ആ പുരുഷൻ ചൈതന്യ രൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നു. പൃഥ്വി മുതൽ ദ്വിലോകം വരെ ആ പുരുഷൻ ചൈതന്യ രൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അത് അതിദൈവത രൂപം എന്ന് പറയും, സമഷ്ടിയായതുകൊണ്ട്. ശിരസ് മുതൽ കാൽപാദം വരെ അത് വ്യാപിച്ചിരിക്കുന്നു ചൈതന്യ രൂപത്തിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പുരുഷവിധം എന്ന് പറഞ്ഞത്. ആണ് പുരുഷവിധം അഭിചയനം അധീയത, ഇങ്ങനെയും ശ്രുതിയിൽ പറയുന്നുണ്ട്. അത് അഗ്നിയെ പറയാൻ പറ്റില്ല. വ്യാപിച്ചിരിക്കുന്നു, ഉള്ളിലിരിക്കുന്നു എന്ന് പറയാം അഗ്നിയെ. പക്ഷേ ഈ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പൃഥ്വിയിൽ തുടങ്ങി ദ്വിലോകം വരെ അത് വ്യാപിച്ചിരിക്കുന്നു ചൈതന്യ രൂപത്തിൽ എന്ന് അഗ്നിയെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. അതിലൂടെ എന്താണ് ഈ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നതും ദ്വിലോകപര്യന്തം വ്യാപിച്ചിരിക്കുന്നതും ആയ ആ ചൈതന്യം, അതാണ് വൈശ്വാനരൻ. ആ വൈശ്വാനരനാണ് ഇവിടെ ഈ ജഗത് ശരീരനായി സ്ഥിതി ചെയ്യുന്നത്. ആ വൈശ്വാനരനാണ് ഇവിടെ ഉപാസ്യനായിരിക്കുന്ന ആ വൈശ്വാനരനെ ആണ് ഉപാസിക്കേണ്ടത്. അത് സിദ്ധാന്തം. അപ്പൊ ശബ്ദാദിഭ്യോ അന്തപ്രതിഷ്ഠാനാച്ച ഇത് ചെയ്തു. പല ശ്രുതികളുള്ളത് കൊണ്ടും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഇത് കേവലമായ അഗ്നിയാണ്, പുരുഷനല്ല എന്നാണ് എങ്കിൽ അല്ല തഥാദൃഷ്ടി ഉപദേശ. ഇവിടെ എന്താണ്? ഈശ്വരദൃഷ്ടി ാണ് അഗ്നിയിൽ ഉപദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വരന്റെ ഉപാധിയായിട്ടാണ് അഗ്നിയെ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അസംഭവ ഇവിടെ കേവലം പൃഥ്വിയും ദ്വിലോകത്തെയൊക്കെ എടുക്കുകയാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർധാവെന്നും മറ്റും പറഞ്ഞത് അസംഭവമായി പോയി. എന്തുകൊണ്ട്? അതിൻ്റെ പിന്നിൽ ഒരു ചൈതന്യത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മൂർധാവാകത്തുള്ളൂ, അതാണ് അസംഭവം. അതുകൊണ്ടും പിന്നെ പുരുഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ട്. പുരുഷമൊക്കെ എന്ന് ഏനം അധീയത എന്ന് ശ്രുതിയിൽ വ്യക്തം പറഞ്ഞിരിക്കുന്നുണ്ട്. പുരുഷൻ പൂർണ്ണനാണ്, പുരുഷൻ വ്യാപിയാണ്. അതുകൊണ്ട് ഈ സമഷ്ടിയിലും വ്യഷ്ടിയിലും വ്യാപിച്ചിരിക്കുന്ന ആ ചൈതന്യം, അതാണ് ഈശ്വരൻ. അതിനെയാണ് ശ്രുതി വൈശ്വാനരെ ശബ്ദം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഈശ്വരനാണ് ഇവിടെ ഉപാസ്യനായിരിക്കുന്നത് എന്നാണ് സൂത്രത്തിന്റെ അർത്ഥം. അതേവ ന ദേവത ഭൂതം ച എന്നിപ്പോ പറഞ്ഞതിനെ ഒന്ന് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? യത് പുനരുക്തം ഭൂതാഗ്നേരവി മന്ത്രവർണേ ദ്വിലോകാദി സംബന്ധ ദർശനാമൂർദ്ധൈവ സുതേജ ഇത്യാദി അവയവകൽപ്പന തസ്യവ ഭവിഷ്യരീതി പറയുന്നു. ഈ അഗ്നി തന്നെ സർവത്ര വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മൂർധാവെന്ന് പറയുന്നത് അഗ്നിയെ സംബന്ധിച്ചുമാകാം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. സുതേജ ഇത്യാദി അവയവകൽപ്പന തസ്യവ അഗ്നിയുടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തശരീരായ ദേവതയായ, അല്ലെങ്കിൽ ഈ ദ്വിലോകത്തെയെല്ലാം ശിരസായി ധരിച്ചിരിക്കുന്ന ഒരു ദേവതയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നു. ഐശ്വര്യയോഗ ദേവതകൾക്ക് ഐശ്വര്യമുണ്ട്. അവർക്ക് അങ്ങനെയുള്ള ദ്വിലോകത്തെയും മറ്റും തന്റെ ശിരസായി ധരിക്കാൻ കഴിയും എന്ന് തത് പരിഹർത്തവ്യാന് സമാനം പറയുന്നു. അത്ര ഉച്ചതേ എന്നാണ്. അതേവ ഉക്തേഭ്യോ ഹേതുഭ്യോ ന ദേവത വൈശ്വാനര എന്നു പറഞ്ഞ ഹേതുക്കളെ കൊണ്ട് തന്നെ എന്താണ്, വൈശ്വാനരൻ ഒരു ദേവതയല്ല, പരമാത്മാവാണ്. തഥാഭൂത അഗ്നിരവിന വൈശ്വര, അതുപോലെ തന്നെ എന്താണ്, വൈശ്വാനര അഗ്നിയുമല്ല എന്നു പറഞ്ഞ ഹേതുക്കളെ കൊണ്ട് ഭൂതാഗ്നി രൗഷ്ണി പ്രകാശ മാത്രാത്മകസ്യ ദ്വിമൂർത്തത്വ അതി കൽപ്പനാഭൂതയെ. അഗ്നി എന്ന് പറയുന്നത് കേവല ഉഷ്ണവും പ്രകാശവുമാണ്. അതിന് മൂർധാവ് ദ്വിലോകമാണെന്നൊന്നും കൽപ്പിക്കാൻ കഴിയത്തില്ല. വികാരസ്യ വികാരാന്തരാത്മത്വ അസംഭവം. എന്തുകൊണ്ടാണ്? അഗ്നി എന്ന് പറയുന്ന ഒരു കാര്യമാണ്, അത് മറ്റൊരു കാര്യത്തിന്റെ സ്വരൂപമാകത്തില്ല. ഒരു കാര്യത്തിന് മറ്റൊരു കാര്യത്തിന്റെ സ്വരൂപമാകാൻ കഴിയത്തില്ല. എന്താണ്? ദ്വിലോകത്തെ ശിരസായി ധരിച്ചിരിക്കുന്ന ഒന്ന് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ദ്വിലോക ശരീരിയായിരിക്കുന്ന ഒരു ചൈതന്യമെന്നാണ്. അതതിന്റെ സ്വരൂപമായിരിക്കും. അഗ്നിക്കതാകാൻ സാധ്യമല്ല. അഗ്നിക്ക് എന്താണ്? അത് അഗ്നി, അഗ്നി സ്വരൂപമാണ്. മറ്റൊന്നിന്റെ സ്വരൂപമാകാൻ പറ്റത്തില്ല. ജഡത്തിന്റെ സ്വരൂപം ചൈതന്യത്തിനാകാൻ കഴിയും. ജഡത്തിന് എന്താണ്? മറ്റൊരു ജഡത്തിന്റെ സ്വരൂപമാകാൻ പറ്റത്തില്ല. പാത്രത്തിന് വസ്ത്രമാകാൻ കഴിയത്തില്ല, വസ്ത്രത്തിന് പാത്രമാകാൻ കഴിയത്തില്ല. പക്ഷേ പാത്രത്തിന്റെയും വസ്ത്രത്തിന്റെയും സ്വരൂപമാകാൻ പൃഥ്വിക്ക് കഴിയും. പൃഥ്വി തത്വമാണ് രണ്ടിനും ഇരിക്കുന്നത്. അതുപോലെ ഇവിടെ എന്താണ്? ഒരു വികാരത്തിന് മറ്റൊരു വികാര സ്വരൂപമാകാൻ പറ്റത്തില്ല. അഗ്നിക്ക് അഗ്നിയായിരിക്കാനേ പറ്റൂ, പക്ഷേ ചൈതന്യത്തിന് അഗ്നിയുടെ സ്വരൂപമാകാം. അപ്പോ ദ്വിലോകമാകുന്ന മൂർധാവോട് കൂടിയിരിക്കുന്നത് ചൈതന്യ സ്വരൂപനായ ഈശ്വരനാണ്, അഗ്നിയല്ല. തഥാ ദേവതായാഹ സത്യപ്യൈശ്വര്യയോഗോ ദ്വിമൂർധത്വാദി കൽപ്പന ന സംഭവതി. സത്യപ്യൈശ്വര്യയോഗി ന ദ്വിമൂർധത്വാദി കൽപ്പന സംഭവതി. അതുപോലെ തന്നെ ദേവതായ, ദേവതയ്ക്ക് എന്താണ്, ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകാം. തഥാ ദേവതായ സത്യപ്യൈശ്വര്യയോഗി, ഐശ്വര്യ എന്തും മറ്റും ഉണ്ടാകാം എങ്കിലും ന ദ്വിമൂർധത്വാദി കൽപ്പന സംഭവതി. ഒരിക്കലും ദ്വിമൂർധ, ദ്വിലോകം മൂർധാവുകയൊന്നും ദേവതയ്ക്ക് സംഭവിക്കത്തില്ല. ആ കാരണത്തെ എന്തുകൊണ്ട് പറ്റത്തില്ല? അത് കാരണമല്ല. ഈ ദ്വിലോകത്തിനും മറ്റും ദേവത കാരണമല്ല. ആ കാരണത്വം അതിന് ഹേതു പറയണം. നേരത്തെ പറഞ്ഞ അടുത്ത സൂത്രത്തിൽ പറയാമോ എന്തുകൊണ്ട് പൃഥ്വി പാദമാകുന്ന ഒരു ദേവത ഇവിടെ പറയുന്നില്ല? പറയുന്നത് സാധ്യമല്ല. എന്തുകൊണ്ട്? പൃഥ്വിക്ക് കാരണം ആ ദേവതയല്ല. എന്താണ് കാരണം? പരമേശ്വരനാണ്. പരമേശ്വരാധീന ഐശ്വര്യത്വാച്ച്, ഈ സൃഷ്ടിക്കെല്ലാം കാരണമായിരിക്കുന്നത് പരമേശ്വരനാണ്. അതുകൊണ്ട് എന്താണ് ഈശ്വരന്, ഈശ്വരന്റെ അവയവമാണിതെന്ന് നമുക്ക് പറയാം. ദേവതയല്ല ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു, ദേവതയുടെ ഐശ്വര്യമാകത്തില്ല. അത് മാത്രമല്ല, ദേവതകൾക്കെല്ലാം ഇനി എത്രയൊക്കെ ഐശ്വര്യങ്ങൾ ഉണ്ടായാലും ശരി, നേരത്തെ പറഞ്ഞല്ലോ ദേവതകൾക്ക് ഐശ്വര്യമുള്ളത് കൊണ്ട് അവയ്ക്ക് ഈ മൂർധാവിന് ഇതിനെ ദുലോകത്തെ മൂർധാവാക്കാം. പക്ഷെ അവരുടെ ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വര അധീനമായ ഐശ്വര്യമാണ്. അതുകൊണ്ടാണ് ദേവതകളും ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട്. ദേവത സ്വയം ഈശ്വരനായിരുന്നെങ്കിൽ പിന്നെ ദേവത ആരോട് പ്രാർത്ഥിക്കണം? ദേവത പിന്നെ ആരെങ്കിലും ഭജിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ദേവതകളെല്ലാം നമ്മൾ കാണും, എന്താണ് പ്രാർത്ഥിക്കുകയാണ് ദേവത, മറ്റ് ഏതോ ഒരു ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ആ ദേവതയെന്ന് വരുന്ന അനേക ഐശ്വര്യങ്ങളോടും ശക്തി വിശേഷങ്ങളോടും കൂടിയതാണ്. അവർക്ക് പല ഐശ്വര്യങ്ങളും അവരിലുണ്ട്, ഐശ്വര്യയോഗം അവർ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ജീവന്മാരെ അനുഗ്രഹിക്കുന്നതിനും നിഗ്രഹിക്കുന്നതിനുള്ള ശക്തി വിശേഷങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും കാണുന്ന എന്താണ്? ദേവതയും പ്രാർത്ഥിക്കുന്നു, കണ്ണടച്ച് ആകാശത്തിൽ നോക്കി ദേവത പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കാം? ദേവതയ്ക്കും മേളിൽ ആരും ഉണ്ട്, അതാണ് ശരിയായ ദേവത, അതാണ് ഈശ്വരൻ. അപ്പോൾ ഈ ദേവതയുടെ ഐശ്വര്യങ്ങളൊക്കെ ദേവതയിൽ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈശ്വര അധീനമായ ഈശ്വരൻ കൊടുത്തിരിക്കുന്ന ചില സിദ്ധിവിശേഷങ്ങളോ ശക്തി വിശേഷങ്ങളോ കൊണ്ടാണ്. കൊണ്ടൊരിക്കലും ദേവതയ്ക്ക് ഈശ്വരനാകാൻ പറ്റില്ല. ദേവതയും ഈശ്വരനും എല്ലാം ബ്രഹ്മം തന്നെയാണ്, എല്ലാത്തിനും തത്വം ഒന്ന് തന്നെയാണ്. പക്ഷെ ഉപാധി ഭേദം കൊണ്ട് ദേവത വേറെയാണ്, ഈശ്വരൻ വേറെയാണ്. ഒരിക്കലും ദേവതയ്ക്ക് ഈശ്വരനാകാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ആ ദേവതയുടെ എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വര അധീനമാണ്, ഈശ്വരൻ അധീനമാണ്. അതുകൊണ്ട് ഇവിടെ ഈശ്വര ദേവതയല്ല ഉപാസിക്കേണ്ടത്, വൈശ്വാനരുടെ ഉപാസന എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരനാണ് ഉപാസിക്കേണ്ടത്. ദേവതകളെ ഉപാസിക്കുന്ന കാര്യങ്ങൾ വരും, ഇന്ദ്രനെയും ചന്ദ്രനെയും ഒക്കെ ഉപാസിക്കാൻ പറയുന്ന ഭാഗങ്ങളുണ്ട്, അത് വേറെ. പക്ഷേ വൈശ്വാനരുടെ ഉപാസന അല്ലെങ്കിൽ ഈശ്വര ഉപാസന എന്ന് പറയുമ്പോൾ അത് ദേവത ഉപാസന അല്ല എന്ന് പറയും, അത് വേറെയാണ്. എന്തുകൊണ്ട് പറയുന്നു? പരമേശ്വര അധീന ഐശ്വര്യത്വാ, ദൈവതയുടെ ഐശ്വര്യങ്ങളെല്ലാം തന്നെ ആ പരമാത്മാവിന് അധീനമാണ്. പരമാത്മാവ് കൊടുത്തതാണ് ഐശ്വര്യങ്ങളെല്ലാം, അതൊന്ന് സ്ഥായിയല്ല. പരമാത്മാവ് വിചാരിച്ചാൽ അത് തിരിച്ചെടുക്കാനും പറ്റും, ഇതെല്ലാം സംഭവിക്കും. ആത്മശബ്ദ അസംഭവാച്ച, അത് മാത്രമല്ല അതിനൊന്നും ആത്മശബ്ദ യോജിക്കത്തില്ല. അതുപോലെ ദേവത എന്ന് പറയുമ്പോൾ എന്താണ്? പരിച്ഛിന്നമായ ഒരു പ്രത്യേക ഉപാധിയോടുകൂടിയതിനാണ് ഇന്ദ്രൻ എന്ന് പറയും. ഇന്ദ്രനെ ഒരു ദേവതയായിട്ട് കാണുമ്പോൾ ഇന്ദ്രന് ഇരിക്കാനൊരു സ്വർഗമുണ്ട്, അവിടെ സിംഹാസനമുണ്ട്, അവിടെ അപ്സരസുകളുണ്ട്. അതിൻ്റെയൊക്കെ അധിപനായിരിക്കുന്ന ഒരാൾ ആ ഇന്ദ്രനെ എനിക്ക് ഞാനെന്ന് പറയാൻ കഴിയില്ല. ആ ഇന്ദ്രൻ ഒരിക്കലും എൻ്റെ ആത്മാവാകത്തില്ല, എൻ്റെ സ്വരൂപമാകത്തില്ല. എന്തുകൊണ്ട്? എൻ്റെ ഈ പരിച്ഛിന്നമായ ഉപാധികൾ വേറെ, ഇന്ദ്രൻ്റെ ഉപാധികൾ വേറെ. ഇന്ദ്രൻ്റെതായ ഒരു സ്വരൂപമുണ്ട് ദേവതാ സ്വരൂപം, എനിക്ക് എൻ്റെതായ ഒരു സ്വരൂപമുണ്ട് ജീവസ്വരൂപം. രണ്ടിലും തത്വം ഒന്ന് തന്നെ, അത് വേറെ. തത്വത്തെയാണ് ആത്മാ എന്ന് കാണിക്കുന്നത്. ആ തത്വം എന്ന് പറയുന്ന കാണിക്കുന്ന ആത്മശബ്ദം, അത് ഈ സ്വാഭാവികമായ ഒന്നിലും യോജിക്കത്തില്ല. തത്വത്തിലേ യോജിക്കത്തുള്ളൂ, ഈശ്വരനെ യോജിക്കത്തുള്ളൂ. സർവേഷു പക്ഷേഷു സ്ഥിതൈവ. അതുകൊണ്ട് ഈ പറയുന്ന ആത്മശബ്ദം എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നുണ്ടും, അഗ്നി എന്ന് പറഞ്ഞാലും വൈശ്വാനൻ എന്ന് പറയുന്നിടത്ത് അഗ്നി എന്ന് പറഞ്ഞാലും ശരി, അല്ല ദേവതയെന്ന് പറഞ്ഞാലും അവിടെയൊന്നും ഈ ആത്മശബ്ദം യോജിക്കത്തില്ല. ആത്മശബ്ദം യോജിക്കുന്ന എവിടെയാണ്? പരമാത്മാ പരമേശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഉപാസീനായിരിക്കുന്നത് പരമേശ്വരനാണ്, അവിടെ മാത്രമേ ആത്മശബ്ദം യോജിക്കത്തുള്ളൂ. അല്ലാതെ ഭൗതികമായ അഗ്നിയോ അല്ലെങ്കിൽ അഗ്നിയെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ദേവതയോ ഒന്നുമല്ല ഇവിടെ ഉപാസ്യമായിരിക്കുന്നത്. അപ്പൊ ഈശ്വര ഉപാസന ഇവിടെ പാടുള്ളൂ. അത് സർവവ്യാപിയായിരിക്കുന്ന ജഗത് ശരീരനായിരിക്കുന്ന വിരാട് പുരുഷനിൽ അവിടെയാണ് വൈശ്വാനരുടെ ഉപാസന വരേണ്ടത്. മറ്റ് ദേവതകളിലോ അല്ലെങ്കിൽ മറ്റ് ഭൗതിക വസ്തുക്കളിലോ അല്ല